ഗുരു പരമ്പരയെ സ്മരിച്ചുകൊണ്ട് ശ്രീമദ് ഭഗവത്ഗീത അധ്യായം 18 ശ്ലോകം 9 ഭാഷ്യം. സിദ്ധിം പ്രാപ്തോ യഥാ ബ്രഹ്മ തഥാ പുനോതി നിബോധമേ സമാസേനൈവ കൗന്ദേയ നിഷ്ഠാ ജ്ഞാനസ്യ യാ പരാ. ഇതിന്റെ ഭാഷ്യമാണ് ചർച്ച ചെയ്തത്. അവിടെ അവസാനം ശ്ലോകത്തിൽ നിഷ്ഠ ജ്ഞാനസ്യ പര എന്നാണ്. ജ്ഞാനത്തിന്റെ പരമമായ നിഷ്ഠ എന്ന് പറഞ്ഞപ്പോൾ അത് ഭാഷ്യത്തിൽ ആ ജ്ഞാനത്തിന്റെ പരമമായ നിഷ്ഠ എന്താണ് അത് പറയുന്നു. പറഞ്ഞു പ്രത്യക്ഷാവഗമം ധർമ്മ്യം കശ്യാൻ ജാഗ്രതി ഭൂതാനി സാ നിശ പശ്യതോ മുനേഹി എന്നെല്ലാം പറഞ്ഞത് ഈ ജ്ഞാനത്തിന്റെ പരമമായ നിഷ്ഠയെക്കുറിച്ചാണ് എന്നാണ്. ഇവിടെ ഭാഷ്യകാരൻ ആ ജ്ഞാനത്തെക്കുറിച്ച് പറയാവുന്ന പരമാവധി പറഞ്ഞിരിക്കുകയാണ്, അങ്ങേറ്റം. അതാണ് കഴിഞ്ഞ ദിവസം നമ്മൾ ചർച്ച ചെയ്തത്. നഹ്യാത്മാനാമകസ്യചിത് കഥാചിത് അപ്രസിദ്ധ പ്രാപ്യോ ഹേയ ഉപാധിയോ. ആത്മതത്വത്തെക്കുറിച്ച് ഇതിലപ്പുറം പറയാനില്ല. ആത്മാ എന്ന് പറയുന്നത് ആർക്കും ഒരിക്കലും അപ്രസിദ്ധമായ വസ്തുവല്ല, അറിയാൻ പാടില്ലാത്ത വസ്തുവല്ല. പ്രാപ്യ ഹേയ ഉപാധേയ അത് പ്രാപ്യമല്ല, ഹേയമല്ല, ഉപാധേയവുമല്ല. അപ്രസിദ്ധ തസ്മിന്നാത്മനി അസ്വാർത്ഥ സർവ പ്രവൃത്തയ വ്യർത്ഥ പ്രസജ്ജേരൻ. അതിനൊരു സമാധാനം കൂടെ പറഞ്ഞു. അത് അപ്രസിദ്ധമാണെന്ന് കരുതിയാലോ അത് അജ്ഞേയമാണെന്ന് കരുതി കഴിഞ്ഞാൽ ആത്മാവ് എന്നുവെച്ചാൽ അപ്രസിദ്ധമായ അത് പറയുന്ന ഏതുപോലെ സ്വർഗം അപ്രസിദ്ധമാണ്. സ്വർഗത്തെക്കുറിച്ച് നമുക്കറിവില്ല, പക്ഷെ സ്വർഗത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നു. ഇവിടെ ഈ ലോകത്ത് മരണശേഷം സ്വർഗം കിട്ടുമെന്ന് വിശ്വസിക്കുന്നു. അത് അപ്രസിദ്ധമാണ്. അതാണ് അപ്രസിദ്ധ ഹിത്തസ്മിനാത്മനി. അങ്ങനെ ആത്മാവും അപ്രസിദ്ധമാണെന്ന് കരുതിക്കഴിഞ്ഞാൽ അസ്വാർത്ഥ സർവപ്രവൃത്തയഃ വ്യർത്ഥഃ പ്രസജ്ജേരൻ. സർവപ്രവൃത്തികളും അസ്വാർത്ഥമാവും, ആത്മാർത്ഥമല്ലാതാവും. സർവപ്രവൃത്തികളും വ്യർത്ഥമായിത്തീരും. ജീവന്റെ വ്യവഹാരത്തിന് തന്നെ അർത്ഥമില്ലാത്തതായിത്തീരും, നിഷ്പ്രയോജനമായി തീരുമെന്നത്. അത് ചിന്തിക്കാൻ കഴിയത്തില്ല. ആത്മാവ് അപ്രസിദ്ധമായ ഒരവസ്ഥയെക്കുറിച്ച് ഒരുവിന് ചിന്തിക്കാനേ കഴിയത്തില്ല. അതാണ് പറഞ്ഞത് സർവം വ്യർത്ഥമായി തീരും. ഇവിടെ പറയും എന്താണ്, സർവപ്രവൃത്തികളും ആത്മാർത്ഥമാണ്. ഒരുവിന്റെ എല്ലാ പ്രവൃത്തികളും, ചിന്തയും വാക്കും പ്രവൃത്തിയും എല്ലാം ആത്മാർത്ഥമാണ്. അത് അങ്ങനെ ആകണമെങ്കിൽ എന്ത് വേണം? ആത്മാപ്രസിദ്ധമായിരിക്കണം. അജ്ഞേയമായിരിക്കുന്ന ആത്മാവിനെ കുറിച്ചുള്ള ഒരു അന്വേഷണമല്ല ഇവിടെ പറയുന്നത്. മറിച്ച് ആത്മാവ് ജ്ഞാതമാണെന്ന് ബോധിപ്പിക്കുക ചെയ്യുന്നു. അപ്പം ജ്ഞാതമാണെങ്കിൽ പിന്നെ എന്തിനത് ബോധിപ്പിക്കണം എന്ന് ചോദിച്ചു. അജ്ഞാതമായത് ആണെങ്കിൽ സർവവും വ്യർത്ഥമായി തീരും. പക്ഷെ ജ്ഞാതമാണെങ്കിൽ അത് ജ്ഞാതമാണെങ്കിൽ എന്തിനു ബോധിപ്പിക്കണം? അത് ജ്ഞാതമാണെന്നൂടെ പറയുന്നത് മറ്റു വിഷയങ്ങളെപ്പോലെ ഒരു വിഷയമായി ജ്ഞാതമായെന്നല്ല, അത് സ്വരൂപം എന്നുള്ള നിലയ്ക്ക് അത് ജ്ഞാതമാണ്, പരിശുദ്ധമാണ്. അതാണ് ഇവിടെ പറയുന്നത്. നിജസ്വരൂപം എന്നതിനെ ബോധിപ്പിക്കുകയാണ്. നിജസ്വരൂപം എന്ന് പറയുന്നത് ആർക്കും ഒരിക്കലും അജ്ഞാതമായ കാര്യമല്ല. അതിനറിയാൻ വേണ്ടി പരിശ്രമിക്കേണ്ട കാര്യമില്ല. പക്ഷെ അറിയുന്നുണ്ട്, അത് തന്റെ സ്വരൂപമാണെന്ന് അറിയുന്നില്ല. അതുകൊണ്ട് അതിനുവേണ്ടി പ്രവൃത്തികളല്ല, സ്വരൂപമാണെന്ന് അറിയാത്തതുകൊണ്ട്. എന്ന് പറഞ്ഞാൽ ജ്ഞാനം ആർക്കും അജ്ഞേയമായിരിക്കുന്നില്ല. അജ്ഞേയമായിരിക്കുന്ന വസ്തുവിനെ എങ്ങനെ ജ്ഞാനമെന്ന് പറയും? ജ്ഞാനത്തിന്റെ സ്വരൂപം തന്നെ എന്താണത്? ജ്ഞാതമായി തന്നെ ഇരിക്കുന്നു. അതുകൊണ്ടാണ് അവർ പറഞ്ഞത് പ്രസിദ്ധമാണ്. പ്രസിദ്ധമല്ലെങ്കിൽ പിന്നെ ഇവിടെ പ്രവൃത്തിയില്ല. അത് നേരത്തെ പറഞ്ഞു എന്താണോ, അത് ആത്മഭൂതം ആസന്നതരം എന്നൊക്കെയാണ് ആത്മാവിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. ആത്മബോധവും ആസന്നതരവുമായിരിക്കുന്ന കാര്യം എങ്ങനെ അപ്രസിദ്ധമാവും? അപ്പോൾ ഈ ജീവന്റെ സകല പ്രവൃത്തികൾ, ജീവന്റെ കർണങ്ങളെല്ലാം നിരന്തരം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. എന്തെങ്കിലും ആർജിക്കുന്നതിന് വേണ്ടിയിട്ടാണ് പ്രവർത്തിക്കുന്നത്. ലൗകികമായ ഫലങ്ങളെ ആർജിക്കാൻ പ്രവർത്തിക്കുന്നു. ശബ്ദസ്പർശ രൂപരസഗന്ധങ്ങൾ വിഷയങ്ങളെ ഗ്രഹിക്കാൻ വേണ്ടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. ജ്ഞാനക്രിയയും കർമ്മക്രിയയും കർമ്മേന്ദ്രിയങ്ങളുടെ പ്രവൃത്തിയും കർമ്മരൂപത്തിലുള്ള പ്രവൃത്തിയും ഇത് രണ്ടും സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ഇന്ദ്രിയങ്ങളിലൂടെ. ഇതെല്ലാം ആർക്കു വേണ്ടി എന്നുള്ളതാണ്. ശബ്ദസ്പർശ രൂപരസങ്ങൾ ആര് ഗ്രഹിക്കുന്നു, ആർക്കു വേണ്ടിയാണ് അതൊക്കെ? കർമ്മേന്ദ്രിയങ്ങൾ പ്രവർത്തിക്കുന്ന ആർക്കു വേണ്ടിയിട്ടാണ്? എന്നുവെച്ചാൽ ദേഹാദി അചേതനാർത്ഥത്വം സഖ്യം കൽപ്പയിത്, ദേഹാദി അചേതന വസ്തുക്കൾക്ക് വേണ്ടിയാണ് ഈ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന് പറയാൻ പറ്റത്തില്ല. സർവപ്രവർത്തനങ്ങളിൽ രണ്ടായിട്ട് തിരിക്കും. കാരണം ഇന്ദ്രിയങ്ങൾ രണ്ട് രൂപത്തിലാണ്, ജ്ഞാനേന്ദ്രിയങ്ങളും കർമ്മേന്ദ്രിയങ്ങളും. ജ്ഞാനേന്ദ്രിയങ്ങളുടെ പ്രവൃത്തിയെ നമ്മൾ ജ്ഞാനക്രിയ എന്ന് പറയും. കാണുക, കേൾക്കുക, മണക്കുക, രുചിക്കുകയല്ല. കർമ്മേന്ദ്രിയങ്ങളുടെ പ്രവൃത്തി അത് ക്രിയ, കർമ്മരൂപത്തിലുള്ള പ്രവർത്തനങ്ങൾ. അവിടെ ഗ്രഹണമല്ല, ഗമനം പോലെയുള്ള പ്രവൃത്തികൾ. ഈ രണ്ട് പ്രവൃത്തികളും ഇതാർക്കു വേണ്ടി നടക്കുന്നു? അചേതനമായിരിക്കുന്ന ഈ ദേഹാദികൾക്ക് വേണ്ടിയാണോ? ഇന്ദ്രിയങ്ങൾ ഇന്ദ്രിയത്തിന് വേണ്ടി പ്രവർത്തിക്കുകയാണോ? ദേഹം ദേഹത്തിന് വേണ്ടി പ്രവർത്തിക്കുകയാണോ? അല്ല. അചേതനമായ ഒന്നിനു വേണ്ടി പ്രവൃത്തി ഇവിടെ നടക്കുന്നില്ല. ഈ പ്രവൃത്തികളെല്ലാം ഒരു ചേതനന് വേണ്ടിയിട്ടാണ്, ചൈതന്യത്തിന് വേണ്ടിയിട്ടാണ് പ്രവർത്തിക്കുന്നത്. എന്നുവെച്ചാൽ ദേഹാദി അചേതനാർത്ഥത്വം, ദേഹാദി അചേതനമായ കാര്യങ്ങൾക്ക് വേണ്ടിയല്ല ഈ പ്രവൃത്തി നടക്കുന്നത്. പിന്നെ ഈ പ്രവർത്തനങ്ങൾ നടക്കുന്നത് സുഖദുഃഖങ്ങൾക്ക് വേണ്ടിയാണെന്ന് പറയാം. എല്ലാ പ്രവർത്തനങ്ങളുടെയും ആത്യന്തികമായ ലക്ഷ്യം എന്താണ്? ഒന്നുകിൽ സുഖം നേടുക, അല്ലെങ്കിൽ ദുഃഖത്തെ ഒഴിവാക്കുക. അത് ജ്ഞാനം ഇന്ദ്രിയങ്ങൾ പ്രവർത്തിച്ചാലും ശരി, കർമ്മേന്ദ്രിയങ്ങൾ പ്രവർത്തിച്ചാലും ശരി, ഈ രണ്ടിനു വേണ്ടിയായിരിക്കും. ഒന്നുകിൽ സുഖത്തെ പ്രാപിക്കാൻ, അല്ലെങ്കിൽ ദുഃഖത്തെ ഒഴിവാക്കുക. അപ്പൊ അതിനുവേണ്ടിയാണ് സർവപ്രവർത്തനങ്ങൾ എന്ന് പറഞ്ഞാലോ? ചേതനു വേണ്ടിയല്ല, അതും പറയാൻ പറ്റത്തില്ല. അങ്ങനെയാണെങ്കിൽ ചോദിക്കും, ഈ സുഖം അതെന്തിനു വേണ്ടിയാണ്? ദുഃഖത്തെ ഒഴിവാക്കുന്ന അതെന്തിനു വേണ്ടിയാണ്? ആർക്കു വേണ്ടിയാണ് എന്ന് ചോദിക്കും. സുഖത്തെ പ്രാപിക്കേണ്ട ഒരുവനുണ്ട്, അവനു വേണ്ടി എന്ന് പറയേണ്ടി വരും. അല്ലാതെ സുഖം സുഖത്തിനു വേണ്ടി പ്രവർത്തിക്കുകയല്ല. ജഡമായ സുഖം സുഖത്തിനു വേണ്ടി പ്രവർത്തിക്കുകയില്ല. അതും അന്ധകരണ പരിണാമമാണ്. അതുകൊണ്ടാണ് അതിന് ജഡമെന്ന് പറയുന്നത്. ദുഃഖത്തിന്റെ ഇല്ലായ്മ അത് അതിനുവേണ്ടി പ്രവർത്തിക്കുകയില്ല. അതാണ് പറയുന്നത്. സുഖാർത്ഥം സുഖം, സുഖത്തിന് വേണ്ടിയല്ല ഇവിടെ സുഖം. ദുഃഖാർത്ഥം ആ ദുഃഖം, ദുഃഖത്തിന് വേണ്ടി ദുഃഖമില്ല. ചില പ്രവർത്തനങ്ങൾ കൊണ്ട് നമ്മൾ ദുഃഖത്തെ ആർജിക്കും, ചിലതുകൊണ്ട് ദുഃഖത്തെ ഒഴിവാക്കും. ദുഃഖത്തെ ആർജിക്കുന്നത് ദുഃഖത്തിന് വേണ്ടിയാണോ? അല്ല. അറിഞ്ഞുകൊണ്ടല്ല അറിയാതെ ദുഃഖം വന്നു ചേരുന്നു. അത് മറ്റൊരുവന്റെ പ്രവൃത്തിയുടെ ഫലമാണ്, ചേതനന്റെ പ്രവൃത്തിയുടെ ഫലമാണ്. അപ്പൊ ആ ദുഃഖം വന്നു ചേരുന്നത് ചേതനാണ്, അവൻ ആഗ്രഹിച്ചില്ലെങ്കിലും. സുഖം വന്നു ചേരുന്നതും ചേതനാണ് അല്ലെങ്കിൽ ചൈതന്യത്തിനാണ്. അതുകൊണ്ട് അതിന്റെ പരമമായ തത്വത്തെ ഇവിടെ പറയുന്നു. ആത്മ അവഗതി അവസാന അർത്ഥത്വ സർവവ്യവഹാരം. ആത്മ അവഗതി അവസാനമാണ് സർവവ്യവഹാരസ്യ. ഇത് അദ്വൈതത്തിന് വളരെ സൂക്ഷ്മവും എന്നാൽ വളരെ പ്രധാനപ്പെട്ടതുമായ ഒരു തത്വമാണ് പറയുന്നത് അദ്വൈതത്തെ സംബന്ധിച്ച്. സർവവ്യവഹാരങ്ങളും ആത്മാവഗതിയിൽ അവസാനിക്കുന്നു എന്നാണ്. സർവവ്യവഹാരങ്ങളെന്ന് പറഞ്ഞാൽ ഏതെല്ലാം പ്രവർത്തനങ്ങൾ ഒരു ജീവനിൽ നടക്കുന്നുണ്ടോ, അറിഞ്ഞോ അറിയാതെയോ എന്തൊക്കെ നടക്കുന്നുണ്ടോ. പൊതുവെ നമ്മൾ പറയും എന്താണോ, വാക്കായ മനപ്രവൃത്തികളെന്ന് പറയും. വാഗേന്ദ്രിയ ശരീരം മനസ്സ് എന്ന് പറയുന്നതുകൊണ്ട് എല്ലാ ഇന്ദ്രിയങ്ങളുടെ പ്രവർത്തനങ്ങളും എടുത്തുകൊണ്ട് ഇതാണ് സർവവ്യവഹാരം എന്ന് പറയുന്നത്. വാക്കായ മനോവ്യാപാരങ്ങളെന്ന് പറയുന്നു. ഈ സർവ പ്രവർത്തനങ്ങളും അവസാനിക്കുന്നവിടെ അത് ആത്മ അവഗതിയിൽ ആണെന്ന്, ആത്മബോധത്തിൽ അവസാനിക്കുന്നു എന്നാണ്. കേനോപനിഷത്തിൽ നമ്മൾ പഠിച്ചിട്ടുണ്ടെന്നാണ് പ്രതിബോധവിദിതം മതം. അത് പ്രതിബോധവിദിതമാണെന്ന് പറയുന്നു. അത് തന്നെ ഇവിടെ പറയുന്നു. ഇവിടെ അത് വ്യവഹാരവുമായി ബന്ധപ്പെടുത്തി പറയുന്നു, അവിടെ അറിവുമായി ബന്ധപ്പെടുത്തി പറഞ്ഞു. ഇവിടെ പറയുന്ന സർവചേഷ്ടകളും സർവസങ്കല്പങ്ങളും മാത്രമല്ല, സർവക്രിയകളും ശരീരത്തിന്റെ ഇന്ദ്രിയങ്ങളുടെ എല്ലാം അതെല്ലാം എന്താണ് ആത്മാവഗതിയിൽ അവസാനിക്കുന്നു എന്നാണ്. ആത്മബോധത്തിൽ അത് എത്തിച്ചേരുന്നു എന്നാണ്. ജീവൻ അവിടെ എല്ലാം എന്ത് ചെയ്യുന്നു, ആത്മബോധത്തിൽ നിഷ്ഠനാകുന്നു. അതാണ് പരാനിഷ്ഠ എന്ന് പറഞ്ഞിരിക്കുന്നത് ഇതിനെയാണ്. നമ്മൾ സാധാരണ ധരിക്കുന്ന എന്താണ്, നമ്മൾ ചെയ്യുന്ന ചില പ്രവർത്തനങ്ങൾ ആത്മബോധത്തിന് വേണ്ടിയാണ്. തപസ്സനുഷ്ഠിക്കുന്നു, സ്വാധ്യായം ചെയ്യുന്നു, ശ്രവണ മനനം ചെയ്യുന്നു, ജപധ്യാനങ്ങൾ ചെയ്യുന്നു, ഇതെല്ലാം ആത്മാവഗതിക്ക് വേണ്ടി എന്നാണ്. അതെല്ലാം നമ്മൾ ബോധപൂർവം ചെയ്യുന്നു ആത്മാവഗതിക്ക് വേണ്ടിയിട്ട്. അതുകൊണ്ട് ആത്മലാഭം ഉണ്ടാവും, ആത്മപ്രാപ്തി ഉണ്ടാവും. അപ്പോൾ അതിനുവേണ്ടി ഗുരു ഉപദേശിക്കുന്നു, ശിഷ്യൻ ഗ്രഹിക്കുന്നു, ഗുരു ഉപദേശിക്കുന്ന മാർഗത്തിൽ ശിഷ്യൻ സഞ്ചരിക്കുന്നു. നമ്മളതിനെ പറയും ആത്മീയ മാർഗം. അപ്പോൾ ആത്മീയ മാർഗത്തിലൂടെ നമ്മൾ ആത്മാവഗതിക്ക് വേണ്ടി പരിശ്രമിക്കുകയാണ്. അതിനിവിടെ നിഷേധിക്കുകയല്ല ചെയ്യുന്നത്, പക്ഷെ ഇവിടെ അജീവന്റെ പരമാർത്ഥ നിഷ്ഠയെക്കുറിച്ച് പറയുന്നത് എന്താണ്. അതുമാത്രമല്ല അവന്റെ സർവവ്യവഹാരങ്ങൾ അത് ആത്മാവഗതിയിൽ തന്നെയാണ്, ആത്മാവഗതിയിൽ അവസാനിക്കുന്നതാണ്. ഇതാണ് ജ്ഞാനത്തിന്റെ പരമമായ നിഷ്ഠ എന്ന് പറയുന്നത്. ഇതാണ് ജ്ഞാനത്തിന്റെ സിദ്ധി എന്ന് പറയുന്ന ഇതാണ്. അതാണ് സിദ്ധിയിൽ സാധനയില്ല എന്ന് പറയുന്നത്. സിദ്ധിയിൽ സാധനയില്ല, സിദ്ധിക്ക് വേണ്ടി നമ്മൾ പല സാധനങ്ങളും ചെയ്യുന്നു. സിദ്ധി എന്ന് വെച്ചാൽ ആ ജ്ഞാനനിഷ്ഠ. ആ സിദ്ധിയിൽ സാധനയില്ല എന്ന് എന്തുകൊണ്ട് പറയുന്നു, അവിടെ സർവവ്യവഹാരങ്ങളും ആത്മാവഗതിയിൽ അവസാനിക്കുന്നു, ആത്മബോധത്തിൽ അവസാനിക്കുന്നു. വേറെ തരത്തിൽ പറഞ്ഞാൽ ആത്മബോധത്തിൽ സർവവ്യവഹാരങ്ങളും നടക്കുന്നു. അതുകൊണ്ട് ആത്മബോധത്തിന് വേണ്ടി പ്രത്യേകിച്ചൊരു സാധന, പ്രത്യേകിച്ചൊരു നിഷ്ഠ അതില്ല. അതാണ് അദ്വൈതത്തിന്റെ പരമമായ നില. അതാണ് നമ്മളെന്ത് ചെയ്യുന്നു, ആത്മാവിനെ അറിഞ്ഞിട്ട് ആത്മനിഷ്ഠനാകാൻ ശ്രമിക്കുന്നു. ഇവിടെ പറയുന്ന അതല്ല പറയുന്നു, ആത്മാവിനെ അറിഞ്ഞ് പിന്നെ ആത്മനിഷ്ഠനാകുക, അങ്ങനെയൊന്നും ഇവിടെ പറയുന്നില്ല. മറിച്ച് എന്താണോ, എല്ലാ അറിവിലും ആത്മനിഷ്ഠനാണ്. അറിവിൽ മാത്രമല്ല, സർവചലനങ്ങളിലും ആത്മനിഷ്ഠയാണ്. അപ്പൊ രണ്ട് രീതിയിലാണ് ഇവിടെ വിശദീകരിക്കുന്നത്. ഒന്ന് പറയുന്നത് പ്രതിബോധവിദിതം എന്ന് പറയുന്നു, അതാണ് പരമാർത്ഥമായിട്ടുള്ള വാസ്തവനില. മറ്റൊന്ന് നിർദ്ദേശിക്കുന്നുണ്ട് സാധനാ മാർഗങ്ങൾ. അതെന്തിനാണെന്ന് അവസാനം പറയും. അതൊരു തരത്തിൽ വ്യർത്ഥമാണ്, വേറെ തരത്തിൽ അത് സാർത്ഥകവുമാണ്. രണ്ടും പറയും ഭാഷകാരൻ തന്നെ. ആത്മാവഗതി സർവവ്യവഹാരങ്ങളും ആത്മാവഗതിയിൽ എത്തിക്കുന്നു എന്ന് പറയുന്ന ആ നിലയിൽ സർവസാധനങ്ങളും വ്യർത്ഥമാണ്. ഈ ഒരു നിലയിൽ, പക്ഷെ ആ ഒരു നിലയിൽ നിന്ന് ഈ കാര്യത്തെ ഗ്രഹിക്കുന്നവനെ സംബന്ധിച്ച് മാത്രമേ ഉള്ളൂ, അല്ലാത്തവരെ സംബന്ധിച്ച് അതെല്ലാം സാർത്ഥകമാണ്. അതുകൊണ്ടുകൂടെ പെട്ടെന്ന് സർവസാധനങ്ങളെയും നിഷേധിക്കുന്നു അദ്വൈതത്തിൽ നിന്ന് ധരിക്കരുത്. അതിൻ്റെ ആവശ്യതയെക്കുറിച്ച് നേരത്തെ പറഞ്ഞു. എന്താണ് ആരോഗ്യ നിവൃത്തിക്ക് വേണ്ടി അതൊക്കെ ആവശ്യമാണെന്ന് പറഞ്ഞു. കൽപ്പിതമായതിനെ ഇല്ലാതാക്കുന്നത് ആ പരമാർത്ഥമല്ലാത്ത കൽപ്പിതമായ സാധനങ്ങളിലൂടെയാണ്. അതെന്താണ്, കൽപ്പിതമായിരിക്കുന്ന ഈ ജഗത്തിന്റെ ഭാഗമാണ്. അപ്പോൾ കൽപ്പിതമായിരിക്കുന്ന ജഗത്തിന് എത്ര സാർത്ഥകതയുണ്ടോ ആ സാർത്ഥകത അതിനെ നിവർത്തിപ്പിക്കുന്നതിനുള്ള സാധനങ്ങളിലുമുണ്ട്. അതിനൂടെ ചോദ്യം ചെയ്യാൻ അത് വേണ്ടെന്ന് പറയുക. പക്ഷെ പരമാർത്ഥത്തെക്കുറിച്ച് പറയുമ്പോൾ ഇവിടെ പറയുന്നത് എന്താണ്, പ്രത്യേകിച്ച് അതിനൊരു സാധനയില്ല എന്നാണ്. കർമ്മത്തിലൂടെ നേടാൻ സാധ്യമല്ല എന്ന് പറയുന്നതാണ്. സർവസാധനങ്ങളും എന്താണ്, കർമ്മമാണ്, പ്രവൃത്തിയാണ്, ചേഷ്ടയാണ്. അത് കർമ്മരൂപത്തിലുള്ള പ്രവൃത്തിയാകാം, ജ്ഞാനക്രിയയാകാം, ശ്രവണം, മനനം, ധ്യാനം, നിധിധ്യാസനം എല്ലാം ജ്ഞാനക്രിയകളാണ്. ഈ ഒരു ക്രിയയിലൂടെയും പ്രാപിക്കേണ്ടതല്ല ഈ അവഗതി. അതേസമയം സർവവ്യവഹാരത്തിനും ആധാരമായിരിക്കുന്ന എന്താണ്, ഈ ആത്മാവഗതിയാണ്, ആത്മബോധമാണ്. ആത്മബോധത്തിലാണ് സർവവ്യവഹാരങ്ങളും നടക്കുന്നത്, ആത്മാരൂപത്തിലുള്ള ബോധത്തിൽ. ആത്മാവിനെ കുറിച്ച് ആർജിച്ച ബോധത്തിലല്ല, ആത്മസ്വരൂപമായിട്ടുള്ള ബോധത്തിൽ. അതുകൊണ്ടാണ് അതെല്ലാം അവിടെ അവസാനിക്കുന്നു എന്ന് പറയുന്നത്. കാരണം ജ്ഞാന്റെ രൂപത്തിലുള്ള പ്രവൃത്തികളായാലും ശരി, അതുണ്ടാകുന്നു, നശിക്കുന്നു. മറ്റു വ്യാപാരങ്ങളായാലും ശരി, ശരീര പ്രവൃത്തികളോ ശരീരചേഷ്ടകളോ അതായാലും ശരി, ഇതൊന്ന് സ്ഥായിയല്ല. ഇതെല്ലാം ഉണ്ടാകുന്നു, നശിക്കുന്നു. ഇത് എന്തിനാശ്രയിച്ചുണ്ടാകുന്നു, ഉണ്ടായിട്ട് ഏതിനെ ആശ്രയിച്ചാണ് അത് നിൽക്കുന്നത്, അതിൽ പരിണാമങ്ങൾ സംഭവിക്കുന്നത്, ക്ഷയിക്കുന്നത്, എവിടെയാണ് നശിക്കുന്നത്, അതാണ് ആത്മാവഗതി. ആ ആത്മാവഗതിയിൽ നിന്നുകൊണ്ട് സർവവ്യവഹാരങ്ങളെയും കാണും, അതാണ് ജ്ഞാനം എന്നിവിടെ പറയുന്നു. അതാണ് അനായാസമായ ജ്ഞാനം എന്ന് പറയാം. അത്തരമുള്ള അതിസൂക്ഷ്മമായ അനായാസമായ ഒരു ജ്ഞാനത്തെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. നമ്മൾ ധരിച്ചു വച്ചിരിക്കുന്ന എന്നുവെച്ചാൽ നമ്മൾ ശരിയായി ധരിച്ചിരിക്കാം, ശരിയായി ധരിക്കാത്തതിനെ കുറിച്ച് പറയുകയാണ്. ജ്ഞാനവും ജ്ഞാനിയും ഒന്നുമല്ല. നമ്മൾ ധരിച്ചു വച്ചിരിക്കുന്ന കാര്യങ്ങളുമായി ഇതിനെ ബന്ധപ്പെടുത്തിയാൽ അങ്ങനെ ചിലപ്പോൾ അതിൽ പരസ്പര വൈരുദ്ധ്യം തോന്നും. മുമ്പ് അങ്ങനെയാണല്ലോ പറഞ്ഞത്, ഇപ്പോൾ ഇങ്ങനെയാണല്ലോ പറയുന്നതെന്ന് തോന്നും. അത് അദ്വൈതത്തിൽ അങ്ങനെ ഒരു വൈരുദ്ധ്യം അതിനെക്കുറിച്ച് ചിന്തിക്കുന്ന ഒരാൾക്ക് ഏത് സമയത്തും ഏത് തലത്തിലും അനുഭവപ്പെടാം. അതെന്തുകൊണ്ട്? ഇത് പറയുന്നയാൾ നിന്ന് പറയുന്ന തലം വേറെ, ആചാര്യസ്വാമികൾ ഇത് ഉപദേശിക്കുന്ന സ്ഥലം, ആ തലം, ആ നില അത് വേറെയാണ്. കേൾക്കുന്നവൻ്റെ നിലയോ അത് മറ്റൊന്ന്. അതുകൊണ്ടാണ് നമ്മൾക്കിതിന് വൈരുദ്ധ്യം തോന്നുന്നത്. ഇതെങ്ങനെ സംഭവിക്കും? വീണ്ടും വീണ്ടും അതിനെക്കുറിച്ച് ചോദ്യങ്ങളൊക്കെ വരുന്ന അതാണ്. കാരണം ചോദ്യം എന്ന് പറയുന്ന എപ്പോഴും എവിടെ നിന്ന് വരുന്നു? അതൊരു വൈരുദ്ധ്യത്തിന്റെ സൃഷ്ടിയാണ്. ഇവിടെ ഒരു ചോദ്യം എഴുതി വെച്ചിട്ടുണ്ട്, അത് വായിക്കാതെ ഞാൻ മറുപടി പറയണം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചോദ്യം എന്ന് പറയുന്നത് ആ ചോദ്യത്തിന്റെ കാരണം അവിടെയാണ് ചികിത്സ. രോഗകാരണത്തിലാണ് ചികിത്സിക്കുന്നത്. അത് എല്ലാ ചോദ്യങ്ങളും വായിച്ച് മറുപടി പറയുന്നതിന് അർത്ഥമില്ല. കാരണം ഇവിടെ പറയുന്ന വിഷയങ്ങൾ നമ്മുടെ നിലയിൽ നിന്ന് ഗ്രഹിക്കുന്നിടത്തോളം കാലം ചോദ്യ പരമ്പര ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. മറുപടി പറഞ്ഞ് ചോദ്യകർത്താവിനെ ഒരിക്കലും സമാധാനിപ്പിക്കാൻ ഒക്കത്തില്ല. ആചാര്യന്മാരുടെ നില അതാണ്, ശ്രോതാവിന്റെ നില മറ്റൊന്നും. ഒരു ഉദാഹരണം പറഞ്ഞാൽ നമ്മുടെ ബഹുനില കെട്ടിടത്തിന്റെ മുകളിൽ കയറി നിന്നുകൊണ്ട് ഒരാൾ സമുദ്രത്തെക്കുറിച്ച് വർണ്ണിക്കുകയാണ്. സമുദ്രത്തിന്റെ ഗാംഭീര്യം, അതിന്റെ അനന്തത, വിശാലത, ചക്രവാളത്തിന്റെ ഭംഗിയൊക്കെ വർണ്ണിക്കുകയാണ് ഒരാൾ. ഇത് കേൾക്കുന്നവരാണ് ഒരുത്തം താഴെ നിന്നുകൊണ്ട്, ഇനി താഴെയിട്ട് 17 നിലയുടെ താഴെ നിന്നുകൊണ്ടവൻ കേൾക്കുകയാണ്. എന്നാലോചിച്ച് നോക്കുക, താഴെ നിൽക്കുന്ന സായിപ്പ്, മേളി നിൽക്കുന്ന മലയാളി, എന്തായിരിക്കും അവസ്ഥ? എന്തൊക്കെ പ്രശ്നങ്ങൾ അവിടെ വരുന്നത്? അത് തന്നെയാണ് ഇവിടെയും വരുന്നത്. അതേ പ്രശ്നമാണ് ഇവിടെയും വരുന്നത്. ആചാര്യന്റെ ദോഷമല്ല, ശാസ്ത്രത്തിന്റെ ദോഷമല്ല, രണ്ടുപേരും നിൽക്കുന്ന രണ്ട് തലത്ത്. എന്തൊക്കെ പ്രശ്നങ്ങളവിടെ വരുന്നത്? ഒന്ന് ഈ ദൂരം തന്നെ, രണ്ടുപേരുടെയും തലങ്ങൾ തമ്മിലുള്ള ദൂരം. അതുകൊണ്ട് തന്നെ മേളയിൽ നിന്ന് പറയുന്നത് താഴെ നിൽക്കുന്നവന് പിടികിട്ടത്തില്ല. അതിന് ഏറ്റവും പ്രധാനമായി വരുന്ന പ്രശ്നം എന്താണോ, ഈ മേളിൽ നിന്ന് പറയുന്ന ശബ്ദം താഴെ എത്തത്തില്ല, കാറ്റ് വീശിക്കൊണ്ടിരിക്കുകയാണ്, അത് കൊണ്ടുപോകും. എന്നുവെച്ചാൽ അവന്റെ അന്ധകരണത്തിലെ വികാര വിചാരങ്ങളോട്, വാസനകളോട് മല്ലടിച്ചുകൊണ്ടാണ് ഇവനത് കേൾക്കുന്നത്. ഇതിനോടൊരു യുദ്ധം ഇവനെ നിരന്തരം നടത്തേണ്ടി വരുന്നു. അതേസമയം ഈ പറയുന്ന വലിയ തത്വത്തെ കേൾക്കുകയും വേണം. രണ്ടും കൂടെ എങ്ങനെ നടക്കും? ശബ്ദം കാറ്റ് കൊണ്ടുപോയി കഴിഞ്ഞാൽ പിന്നെ അവന്റെ ചെവിയിൽ എന്താ പതയുന്നത്? ഇല്ല. ഇനി ഏറ്റവും വലിയൊരു പ്രശ്നം അവസാനമുണ്ട് പറയാം. ഇനി വരുന്ന വേറൊരു പ്രശ്നം എന്ന് പറയുന്നത് എന്താണ്? ഭാഷയുടെ പ്രശ്നമാണ്. മേളിൽ നിൽക്കുന്നവൻ പറയുന്ന ഒരു ഭാഷ, താഴെ നിൽക്കുന്നു കേൾക്കുന്ന വേറൊരു ഭാഷ. ഭാഷയുടെ പ്രശ്നമുണ്ട് ഇവിടെ. രണ്ടുപേരുടെ രണ്ട് ഭാഷയാ എന്ന് പറയുമ്പോൾ ഇവിടുത്തെ ഭാഷ ഞാൻ ഉദ്ദേശിക്കുന്നത് സംസ്കൃതമല്ല. സംസ്കൃതമോ മലയാളമോ ഒന്നുമുണ്ടായില്ല. ജ്ഞാനത്തെ സംബന്ധിച്ചിടത്തോളം അവിടെ ഈ ഭാഷയുടെ രൂപത്തിന് പ്രാധാന്യമൊന്നുമില്ല. സംസ്കൃതത്തിൽ പറഞ്ഞാൽ കൂടുതൽ മനസ്സിലാകുമെന്നോ മലയാളത്തിൽ പറഞ്ഞാൽ മനസ്സിലാകത്തില്ലെന്നോ ഒന്നുമില്ല. ആ ഭാഷയുടെ വ്യത്യാസമല്ല. ഇവിടെ ഭാഷയെന്ന് പറയുമ്പോൾ എന്താണ്? ജ്ഞാനത്തിന്റെ ഭാഷ അതാണ്. ജ്ഞാനത്തിന് അതിൻ്റെതായ ഭാഷയുണ്ട്. ആ ജ്ഞാനത്തിന്റെ ഭാഷയുമായി പരിചയമില്ലാത്തവന് അത് സംസ്കൃതത്തിൽ പറഞ്ഞാലും മലയാളത്തിൽ പറഞ്ഞാലും ഇംഗ്ലീഷിൽ പറഞ്ഞാലും എല്ലാം ഒരുപോലെ. അപ്പൊ ആ ഭാഷയുമായി ബന്ധമില്ലാത്തവന് ഏത് ഭാഷയും ഒരുപോലെ തന്നെ ഗ്രഹിക്കാൻ പറ്റത്തില്ല. ഞാനിപ്പോൾ സംസാരിക്കുന്നത് ആചാര്യൻ സംസാരിക്കുന്ന എന്താണോ ആ ജ്ഞാനത്തിന്റെ ഭാഷയിലാണ്. അതിനാണ് ശ്രുതി എന്നെല്ലാം പറയുന്നു, ഛന്ദസ് എന്ന് പറയും, ആമ്നായു എന്ന് പറയും. ശ്രുതിയുടെ ഭാഷയാണ്. വേദഭാഷ എന്ന് പറയും, ദേവഭാഷ എന്ന് പറയും. അവന്റെ സംസ്കാരം എവിടെയാണ്? ലൗകിക ഭാഷയിലാണ്. അവൻ ലൗകികമായ ശബ്ദാർത്ഥ ജ്ഞാനമാണ് അവനുള്ളത്. ആചാര്യനാണെങ്കിലോ അലൗകികമായ ദിവ്യമായ ശബ്ദാർത്ഥ ജ്ഞാനമാണ്. ആ ഭാഷയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്, അല്ലാതെ സംസാര ഭാഷയല്ല. അപ്പോൾ ഈ രണ്ട് ഭാഷയിലാണ് നിൽക്കുന്നത്. അപ്പോൾ പിന്നെ എങ്ങനെ മനസ്സിലാവും? അത് മനസ്സിലാകത്തില്ല. അപ്പോൾ മേളിയിൽ നിന്ന് എത്ര നിലവിളിച്ചാലും ശരി, താഴെ നിൽക്കുന്നവന് ഇത് പിടികിട്ടത്തില്ല. അതാണ് ഈ വൈരുദ്ധ്യം. അതാണ് വീണ്ടും വീണ്ടും നമ്മൾ വൈരുദ്ധ്യങ്ങൾ ഉന്നയിക്കുന്നത്. ഏറ്റവും വലിയ പ്രശ്നം അവസാനം വരുന്നത് എന്താണോ? താഴെ നിൽക്കുന്നവൻ പൊട്ടനാ. പൊട്ടനെന്ന് പറഞ്ഞ് മനസ്സിലാവുമല്ലോ. അവനോടാണിത് പ്രസംഗിക്കുന്നത്. ഏത് ഭാഷ, ആത്മഭാഷ പറഞ്ഞാലും ശരി, ലൗകിക ഭാഷ പറഞ്ഞാലും ശരി, വ്യർത്ഥം. എന്നാലും ആചാര്യൻ എന്താണ് പറയാൻ ശ്രമിക്കുകയാണ്? അതൊരു പ്രതീക്ഷയാണ്. എന്തെങ്കിലും ഇവന്റെ ചെവി തുറന്നാലോ, എന്തെങ്കിലും ഒരിക്കൽ തുറക്കുമെന്നുള്ള പ്രതീക്ഷയിലാണ്. അപ്പോ ബധിര കർണത്തിൽ പതിക്കുന്ന വിലാപം പോലെ എന്ന് പറയും. അതുപോലെയാണ് ഇത് സംഭവിക്കുന്നത്. അതുകൊണ്ടാണ് വൈരുദ്ധ്യം നമുക്ക് തോന്നുന്നത്, വീണ്ടും വീണ്ടും നമ്മൾ പ്രശ്നങ്ങൾ വരുന്നത്. അല്ലാത്ത പറയുന്നത് ദുർഗ്രഹമായതുകൊണ്ടല്ല, പറയുന്ന കാര്യം വളരെ ലളിതമാണ്. പറയുന്ന ആളെ സംബന്ധിച്ച് കേൾക്കുന്നവൻ പൊട്ടനാകുമ്പോൾ പൊട്ടനോട് ലളിതമായി പറഞ്ഞിട്ട് എന്താ കാര്യം? എന്തെങ്കിലും കാര്യമുണ്ടോ? നമ്മൾ പറയാറില്ലേ, പൊട്ടന് മുമ്പിൽ ശംഖം വിളിക്കുന്നു, അതുപോലെയുള്ളൂ. ശംഖന് എത്ര മുഴക്കം ഉണ്ടായാലും ശരി, അവിടെ അത് നിഷ്പ്രയോജനമാണ്. അതുകൊണ്ടാണ് ലളിതമായ കാര്യവും നമുക്ക് ഗ്രഹിക്കാൻ കഴിയാതെ പോകുന്നത്. ഇത് അത്യന്തം ലളിതമെന്നാണ് ഇവിടെ പറയുന്നത്. സർവവ്യവഹാരങ്ങളിലും ആത്മാവഗതി എന്നാണ് പറയുന്നത്. വലിയ തപസ് ചെയ്ത് നേടാൻ പോകുന്നത് എന്താണോ, നിങ്ങളുടെ സർവവ്യവഹാരങ്ങളിലും അനുസ്യൂതമായിരിക്കുന്ന ഒന്നെന്നാണ്. ആത്മബോധം ഒരിക്കലും അപ്രാപ്യമായിരുന്നിട്ടില്ലെന്നാണ് പറയുന്നത്. എന്നെങ്കിലും അത് അപ്രാപ്യമായ ഒരു കാര്യമല്ല, എന്നെങ്കിലും അത് നേടേണ്ടതായിരുന്ന ഒരു കാര്യമല്ല എന്ന് പറയുമ്പോൾ ഇത് കൂടുതൽ സ്പഷ്ടമായിട്ട് എന്താ പറയുന്നു? അത് ആസന്നതരമാണ്, ആത്മഭൂതമാണ് എന്നെല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുന്നത്? ജ്ഞാനത്തിന്റെ ഭാഷയെന്ന് പറയുന്നു. അപ്പൊ അതവന് മനസ്സിലാകുന്നില്ല. വീണ്ടും അതിനെ തന്നെ വിശദീകരിക്കുന്നു. തസ്മാദ് യഥാ സ്വദേഹസ്യ പരിച്ഛേദായ പ്രമാണാന്തരാപേക്ഷ. ഇവിടെ ഒരു ചോദ്യം ചോദിക്കുകയാണ്, നിങ്ങളുടെ ഈ ദേഹത്തെ നിങ്ങൾ മനസ്സിലാക്കിയത്, ഇതെന്റെ ദേഹമാണെന്ന് അറിഞ്ഞത്, ഞാൻ വെളുത്തവനാണ്, കറുത്തവനാണ്, നീളമുള്ളവനാണ്, കുറിയവനാണ്, നെടിയവനാണ്, സ്ത്രീയാണ്, പുരുഷനാണ്, യുവാവാണ്, വൃദ്ധനാണ്, ഇങ്ങനെയൊക്കെ നമ്മൾ അറിയുന്നുണ്ടല്ലോ. ഇത് നിങ്ങളോട് ആര് പറഞ്ഞു എന്നിട്ട് അറിഞ്ഞത്? ഏത് ശ്രുതി ഉപദേശിച്ചിട്ടാണ്, ഏത് ഗുരു ഉപദേശിച്ചിട്ടാണ് നിങ്ങളിത് അറിഞ്ഞത് എന്നാ ചോദിച്ചു. ആത്മബോധത്തിലേക്ക് ഒരുവനെ എത്തിക്കുന്നതിനുള്ള ഏറ്റവും ലളിതമായ മാർഗത്തിലൂടെയാണ് ഇപ്പോൾ പറയുന്നത്. ഇത് നിങ്ങൾ ആരെങ്കിലും ബോധ്യപ്പെടുത്തിയാണോ എന്നാണ്. സദേഹസ്യ പരിച്ഛേദായ എന്ന പ്രമാണാന്തരാപേക്ഷ, അവിടെ ഏത് പ്രമാണത്തെ നിങ്ങൾ ആശ്രയിച്ചു? ശ്രുതിയെ നിങ്ങൾ ആശ്രയിച്ചു? പ്രത്യക്ഷം അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പ്രമാണത്തെ നിങ്ങൾ ആശ്രയിച്ചു? ഒന്നിനെ ആശ്രയിക്കാതെ തന്നെ എന്തുവരുന്നു? ഈ ദേഹത്തെ തിരിച്ചറിയുന്നു. ഒരുപക്ഷെ ഇതാണ് ഞാനെന്ന് തിരിച്ചറിയും, അല്ലെങ്കിൽ ഇത് എന്റേതാണെന്ന് തിരിച്ചറിയും. എന്തായാലും ദേഹത്തെക്കുറിച്ചുള്ള ജ്ഞാനത്തിന് നമുക്കൊരു ശാസ്ത്രത്തിന്റെയും ഒരു വേദത്തിന്റെയും ആവശ്യമുണ്ട്. തഥോപ്പി ആത്മനോ അന്തരതമത്വ, ഇവിടെ പറയുന്നു ആചാര്യസ്വാമികൾ, ഇവിടെ ഈ പറയുന്ന ആ ആത്മാവ് എന്ന് പറയുന്നത് ഈ ദേഹത്തെക്കാൾ അന്തരതമമാണ്. ദേഹം ബാഹ്യമാണ്, സ്ഥൂലമാണ്. ഇതിനേക്കാൾ വ്യക്തവും സ്പഷ്ടവുമാണത്. തദവഗതിയും പ്രതി എന്ന പ്രമാണാന്തരാപേക്ഷ, അതിന്റെ ജ്ഞാനത്തിന് വേണ്ടി നിങ്ങൾ മറ്റൊന്നിനെ ആശ്രയിക്കേണ്ട എന്നാണ്. ഒരു പ്രമാണത്തെ നിങ്ങൾ ആശ്രയിക്കേണ്ട എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. ഇതിനപ്പുറം എന്താ പറയേണ്ടത്? ആത്മജ്ഞാനത്തിനും മോക്ഷത്തിനും വേണ്ടി തെളവുത്തി നിൽക്കുന്നവരോടത്ത് പറയുകയാണ്. ശിവശാസനത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. അവനോട് പറയാണ് അതിന്റെ ആവശ്യമില്ല, നേരെ നിൽക്കുക, രണ്ടു കാലം ഉറപ്പിച്ച് നിൽക്കുക. പക്ഷെ അത് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? പറഞ്ഞിട്ട് മനസ്സിലാവുന്നുണ്ടോ? ഇതാണ് ശ്രുതി ബോധിപ്പിക്കുന്നു എന്ന് പറയുന്നത്, ഗുരു ബോധിപ്പിക്കുന്നു എന്ന് പറയുന്നു. ഇതാണ് ആരോപണത്തെ നിവർത്തിപ്പിക്കുക മാത്രമേ ചെയ്യുന്നുള്ളൂ എന്ന് പറയുന്ന ഇതാണ് പറയുന്നത്. ശരീരബോധത്തെക്കാൾ എത്രയോ അനായാസമാണ് ആത്മബോധം എന്നാണ് ഇവിടെ പറയുന്നത്. അതിനപ്പുറം അതിനെക്കുറിച്ച് പറയാനില്ല. ഇവിടെ ഒരാളിന്റെ അടുത്ത് ഒരാളിനോട് പറയണം, എന്താണ് ഒരാളിനെ മറ്റൊരാൾ ബോധിപ്പിക്കുന്നു, നീ സുന്ദരനാണ് അല്ലെങ്കിൽ നീ സുന്ദരിയാണെന്ന് ബോധിപ്പിക്കുന്നു. പക്ഷെ തന്റെ മുഖസൗന്ദര്യം തനിക്ക് കാണാൻ പറ്റുന്നില്ല. അത് കാണാൻ പറ്റുന്നില്ല. അപ്പൊ എന്ത് ചെയ്യും? അവിടെ കണ്ണാടിയെടുത്ത് മുമ്പ് പിടിക്കും. അതുപോലെയാണ് ഇവിടെ ശ്രുതി എന്ന് പറയുന്നത് കണ്ണാടി പോലെയാണ്. അത് പറയുന്നു, എന്താണ്? നീ നിത്യനാണ്, നീ സത്താണ്, നീ ചിത്താണ്, ജ്ഞാനമാണ്, നീ ആനന്ദ സ്വരൂപനാണ് എന്ന് പറയുന്നു. അപ്പോൾ കണ്ണാടി കണ്ട് തന്റെ സ്വരൂപത്തെ മനസ്സിലാക്കുമ്പോൾ അതൊന്ന് മനസ്സിലാക്കേണ്ടതാണ്. അത്രയും അനായാസമായിട്ട് കണ്ണാടി നോക്കിയാൽ തന്റെ മുഖത്തിന്റെ ഭംഗിയായാലും വൈരൂപ്യമായാലും അറിയുന്നതിന് യാതൊരു പ്രയാസമില്ല. അവിടെ വേറെ ശ്രമത്തിന്റെ ആവശ്യമില്ല, കണ്ണാടി മുമ്പിൽ പിടിച്ചാൽ മതി. അതുപോലെയാണ് ശ്രുതി ബോധിപ്പിക്കുന്നത്. എന്നാ പ്രമാണാന്തരാപേക്ഷ, വേറെ പ്രമാണത്തിന്റെ ആവശ്യം ഇവിടെ ഇല്ല, ആത്മാവിനെ അറിയുന്നു. പക്ഷെ ഇത് കേട്ട് ശ്രുതിയിൽ നിന്ന് അവൻ കണ്ണാടിയെടുത്ത് മുമ്പിൽ പിടിച്ചു, എന്നിട്ടും കാണുന്നില്ല. എന്തുകൊണ്ടാണ് കാണാത്തത്? എന്തുകൊണ്ടായിരിക്കും കാണാതിരിക്കുന്നത്? തന്റെ സൗന്ദര്യം തനിക്ക് കാണാൻ പറ്റുന്നില്ല കണ്ണാടി മുമ്പിലുണ്ടെങ്കിലും. എന്തുകൊണ്ടായിരിക്കും കാണാതിരിക്കുന്നത്? ചിലപ്പോൾ രാത്രിയായിരിക്കും ഇതെടുത്ത് പിടിച്ചിരിക്കുന്നത്. അങ്ങനെ കാണാതിരിക്കാം. അങ്ങനെയാണെങ്കിൽ കാണത്തില്ലല്ലോ. അതുപോലെയാണ് നമുക്കും പറ്റിയിരിക്കുന്നത്. ശ്രുതി പറയുന്നുണ്ട് നമ്മുടെ മുമ്പിലുണ്ട്, പക്ഷെ നമ്മൾ നോക്കുന്നത് രാത്രിയാണ്. ഇനി പകൽ നോക്കുന്നവരുമുണ്ട്, എന്നാലും കാണത്തില്ല. പകലെന്ന് വെച്ചാൽ വെളിച്ചത്തിൽ നോക്കുന്നവർ. അതാണ് നമ്മൾ ശാസ്ത്രത്തിലൂടെയും മറ്റും നോക്കുന്നു. നമ്മൾ പറയുമല്ലോ ജ്ഞാനത്തെക്കുറിച്ചും ജ്ഞാനിയെക്കുറിച്ചും എന്നൊക്കെ പറയും. നമ്മളെക്കുറിച്ച് ജ്ഞാനത്തെ നമുക്കുണ്ട്, ജ്ഞാനത്തെക്കുറിച്ചും ജ്ഞാനിയെക്കുറിച്ചും ഒക്കെയുള്ള ഒരു സങ്കല്പമുണ്ട്. ഞാനെ കുറിച്ച് നമ്മൾ എന്താ ധരിച്ചിരിക്കുന്നത്? ജ്ഞാനം എന്ന് പറഞ്ഞാൽ എടുത്ത പൊങ്ങാത്ത ഒരു ചുമട്, അത് തലയ്ക്കെടുത്തും കൊണ്ട് ഇരിക്കുന്ന വളരെ വെയിറ്റുള്ള ഒരാളാണ് ഞാനി. കണ്ടാൽ തന്നെ അറിയാം, അധികം മിണ്ടത്തില്ല, ചിരിക്കത്തില്ല, വലിയ ഗൗരവത്തിലായിരിക്കും, ജ്ഞാനത്തിന്റെ ഗൗരവമാണ്. അങ്ങനെ എടുത്ത പൊങ്ങാത്ത ഒരു ഭാഗം. കിം അനയ ഭാരായമാണയ വിദ്യ എന്നൊക്കെ പറയും ശാസ്ത്രത്തിൽ. വലിയ ഭാരം. അങ്ങനെ ഒരു ഗുരുവിനെയാണ് നമ്മൾ അന്വേഷിച്ച് നടക്കുന്നത്. എത്രയോ പേരെ ഞാൻ കണ്ടിട്ടുണ്ട് അങ്ങനെ ഒരു ജ്ഞാനി അന്വേഷിച്ച് നടക്കുന്നതാണ്. ഞാനിക്ക് എത്രമാത്രം വെയിറ്റ് കൂടാമോ അത്രമാത്രം ശ്രേഷ്ഠനാണെന്ന് കരുതുന്നതാണ്. അങ്ങനെയുള്ള ജ്ഞാനി ഉണ്ട്. അങ്ങനെ എടുത്താ പൊങ്ങാത്ത ജ്ഞാനവും ചുവന്നുകൊണ്ടിരിക്കുന്ന ജ്ഞാനിമാരുണ്ട്. അവർ പ്രതീക്ഷിച്ചിരിക്കുന്നതും എന്താണ്? ഈ എടുത്താ പൊങ്ങാത്ത ഈ ജ്ഞാനത്തെ വയ്ക്കുന്നതിനുള്ള ഒരു ചുമട് താങ്ങി ഒരു ഉത്തമനായ ശിഷ്യനെ തേടിയിരിക്കുന്ന ജ്ഞാനിമാരുണ്ട്. അവർക്ക് വേണ്ട ചുമട് താങ്ങികളെയാണ് അവന്റെ തലയിൽ വെച്ചു കൊടുക്കും. പിന്നെ അവൻ ഈ ജ്ഞാനത്തിന്റെ ഭാരം കൊണ്ട് അവൻ നടക്കും ഈ വെയിറ്റും കൊണ്ട്. അതുകൊണ്ടാണ് പകൽ നോക്കിയാലും കാണാത്ത, വെട്ടത്തിലിരുന്ന് നോക്കിയാലും കാണത്തില്ല. എന്ന് വെച്ചാൽ ഈ ജ്ഞാനത്തിന്റെ ഭാരം കൊണ്ട് നോക്കിയാലും കാണത്തില്ല. ഇവിടെ പറയുന്ന ആത്മസത്തെ ആത്മാനന്ദത്തെ എന്നും അങ്ങനെയും കാണാൻ പറ്റത്തില്ല. അതെന്തുകൊണ്ടാണ്? വെട്ടത്തിലിരുന്ന് നോക്കിയാലും കണ്ണാടി നോക്കിയാൽ കാണാത്തത്. പകല് സൂര്യന്റെ പ്രകാശത്തിലിരുന്ന് ഒരുത്തൻ നോക്കുന്നു, എന്താ കാണാത്തത്? കണ്ണടച്ചുകൊണ്ടാ നോക്കുന്നു. കണ്ണടച്ചുകൊണ്ട് നോക്കിയാൽ കാണുമോ? ഒന്നുകിൽ ജന്മനാ അന്ധനായിരിക്കും, അല്ലെങ്കിൽ അവന് കണ്ണ് തുറന്നു നോക്കുന്ന വിദ്യ അവൻ അറിയത്തില്ലായിരിക്കും. കണ്ണടച്ചുകൊണ്ടാണ് അവൻ കണ്ട് ശീലിച്ചിട്ടുള്ളത്. കണ്ണടച്ചിട്ട് കണ്ണാടി നോക്കിയാൽ എന്തായിരിക്കും? തന്റെ മുഖം കാണാൻ പറ്റത്തില്ല. അതുപോലെയാണ് ഈ ശാസ്ത്രത്തിന്റെ ഭാരം കൊണ്ട് നോക്കിയാലും കാണാൻ പറ്റത്തില്ല. അത് പ്രമാണ നിരപേക്ഷമായി തന്നെ അറിയുന്നതെന്നാണ്. ഒരു പ്രമാണത്തെ ഇവിടെ ആശ്രയിക്കുന്നുണ്ട്. അപ്പൊ ശ്രുതിയിൽ അത് വെളിപ്പെടുത്തുന്നുണ്ട്. അതെങ്ങനെ? കണ്ണു തുറന്ന് കണ്ണാടിയിലൂടെ തന്റെ മുഖത്തെ കാണുന്നത് പോലെ. അപ്പൊ അവന് തന്റെ മുഖ സൗന്ദര്യം അവൻ അറിയാൻ പറ്റും, അല്ല അറിയാൻ പറ്റത്തില്ല. അതുപോലെ തന്റെ സ്വരൂപത്തെ ഇവിടെ ബോധിപ്പിക്കുകയാണ്. അതിന് പ്രമാണാന്തര അപേക്ഷയില്ല. അപ്പൊ ഇവിടെ എന്താണ് തടസ്സമായിരിക്കുന്നത്? ഇവിടെ പറയുന്ന അവിദ്യ, അല്ലെങ്കിൽ അജ്ഞാനം, അല്ലെങ്കിൽ മായ, നിർവചിക്കാൻ കഴിയാത്ത ഒരു ചെറിയ മറ. ആ മറ മാറുക, അല്ലാതെ ആത്മതത്വ അവഗതിയും പ്രതി പ്രമാണാന്തര അപേക്ഷ എന്നാണ് പറയുന്നത്. ആത്മതത്വ അവഗതിക്ക് വേണ്ടി ഒരു പ്രമാണത്തിന്റെ ആവശ്യമില്ല. അതാണ് പറയുന്നത്. എന്താണ്? കരതലാമലകവത് ഉള്ളം കയ്യിലെ നെല്ലിക്ക പോലെ അത് സ്പഷ്ടമാണ് എന്നെല്ലാം പറയുന്ന അതാണ്. അത് പറഞ്ഞു കഴിഞ്ഞാൽ അയ്യോ ആത്മജ്ഞാനം അത്രയും എളുപ്പമാണ്, എന്നാ പിന്നെ ഇനി എനിക്കൊന്നും ചെയ്യാനില്ലല്ലോ, ഇനി എന്റെ തപസ്സെല്ലാം ജപവും ധ്യാനവും ഒക്കെ വ്യർത്ഥമായി പോകുമല്ലോ, ഞാൻ തൊഴിൽ രഹിതനായി പോകുമല്ലോ എന്ന് വിലപിക്കുന്നവരുമുണ്ട്. അത്രയും എളുപ്പത്തിലുള്ള ഒരു ആത്മജ്ഞാനം എനിക്ക് വേണ്ട, എനിക്ക് കുറച്ചുകൂടി കഷ്ടപ്പെട്ടേ പറ്റൂ, എനിക്കിനി ഒരുപാട് സാധനങ്ങൾ ചെയ്യാനുണ്ട്. അങ്ങനെ സാധനങ്ങൾ ചെയ്യുന്നവൻ അത് തുടരട്ടെ, അത് വേണ്ടെന്നും ഇവിടെ പറയുന്നു. സാധനങ്ങൾ ചെയ്യുന്നത് എന്നെ നിഷേധിക്കുകയല്ല ഇവിടെ ചെയ്യുന്നു. സാധനങ്ങൾ ചെയ്തേ അടങ്ങുന്ന വാശിയാണെങ്കിൽ അത് ചെയ്യുക, അതിന് പ്രയോജനം ഉണ്ടാവും. ഇവിടെ പറയുന്നത് എന്താണ്? എന്താണ് ആത്മതത്വ അവഗതി? അതിത്രയേ ഉള്ളൂ. ഇതാണ് വാസിഷ്ഠത്തിനും മറ്റും പറയുന്നത്. എന്താണ് ഒരു താമര ദളത്തെ ഛേദിക്കുന്നത് പോലെ അയത്നസിദ്ധമാണ്, ആയാസരഹിതമാണ് എന്ന് പറയുന്നതിന്റെ മർമ്മഭാഗമാണ് ഇവിടെ പറയുന്നത്. ഒരുവന് ശരീരബോധം എത്ര അനായാസസിദ്ധമായിരിക്കുന്നോ അതിലും അനായാസസിദ്ധമാണ് ആത്മബോധം എന്ന് പറഞ്ഞ ചോദിക്കും. അങ്ങനെ ആണെങ്കിൽ ശരി, ഞാൻ തൽക്കാലത്തേക്ക് സമ്മതിച്ചുതരാം, ഞാനും ആത്മബോധത്തിലാണ്. പക്ഷെ പ്രത്യേകിച്ച് വിശേഷതയൊന്നും കാണുന്നില്ലല്ലോ, പഴയ ആളാണല്ലോ. ഇത്ര അനായാസമാണ് ശരീരബോധത്തെക്കാൾ അനായാസമാണ് ആത്മബോധമെങ്കിൽ ഇതുവരെ മുട്ടയടിച്ചതും ജടപിടിപ്പിച്ചതും ഒക്കെ വെറുതെ ആയി. അതൊക്കെ അതിനു വേണ്ടിയിട്ടായിരുന്നു ഈ പണികളെല്ലാം ചെയ്തു. അത് വ്യർത്ഥമാകാതിരിക്കണമെങ്കിൽ എനിക്ക് സമ്മതിക്കേണ്ടി വരും. എന്താണ്, ഞാനും ജ്ഞാനിയാണ്. പക്ഷെ പ്രത്യേകിച്ച് വിശേഷതയൊന്നും കാണുന്നില്ലല്ലോ. കാരണം ആത്മജ്ഞാനത്തെക്കുറിച്ച് എന്താണ് പറയുന്നത്? അത് പരമമായ ആനന്ദമാണ്. അതാണ് ആൾക്കാർ ആഗ്രഹിക്കുന്നത്. അങ്ങനെ ഒരു ആനന്ദം ഈ പറയുന്ന കേട്ടിട്ടൊന്നും ഉണ്ടാവുന്നില്ല. ആത്മജ്ഞാനത്തിൽ അങ്ങനെ ഒരു ആനന്ദം ഉണ്ടാവണ്ടേ? അതാണ് പലരുടെയും പരാതി. ചിലരുടെ പരാതി അതല്ല, ഇതൊക്കെ പറയുന്നു കേൾക്കുന്നു, ശങ്കരാചാര്യ പറഞ്ഞത് ഒക്കെ ഞാൻ കേട്ടു, പക്ഷെ എനിക്ക് സമാധിയില്ലല്ലോ. പിന്നെങ്ങനെ സമാധിയില്ലാതെ എങ്ങനെ ഞാൻ ജ്ഞാനിയാകും? ആനന്ദമില്ലാതെ എങ്ങനെ ഞാൻ ജ്ഞാനിയാകും? പിന്നെ ചിലർക്ക് അതുപോലെ ജ്ഞാനിയായി കഴിഞ്ഞാൽ പരഹൃദയജ്ഞാനം വേണം. പരഹൃദയജ്ഞാനമില്ലാതെ പിന്നെ എങ്ങനെ ജ്ഞാനിയാകും? ഇതെല്ലാം കൂടെ വന്ന് ചേർന്നാലേ ജ്ഞാനിയാകി എന്ന് പറയാൻ പറ്റും. അല്ലാത്ത ആളിനെ എങ്ങനെ ജ്ഞാനിയെന്ന് പറയാൻ പറ്റും? എന്തെങ്കിലും ഒരു സിദ്ധി നമുക്ക് ഭക്തന്റെ മുമ്പിൽ പ്രകടിപ്പിക്കേണ്ടേ? അതില്ലാതെ എങ്ങനെ ഞാൻ ജ്ഞാനിയാകും? ഇതൊക്കെയാണ് പരാതികൾ, ഇതിൽ വരുന്ന സംശയങ്ങൾ. ജ്ഞാനം ഇതിനെയൊന്നും അപേക്ഷിക്കുന്നില്ല. ജ്ഞാനം ആനന്ദത്തെ അപേക്ഷിക്കുന്നില്ല, പരഹൃദയജ്ഞാനത്തെ അപേക്ഷിക്കുന്നില്ല. സവികൽപ്പ നിർവികൽപ്പ സബീജ നിർബീജ സമാധികൾ ഒന്നിനെ അപേക്ഷിക്കുന്നില്ല. അതെല്ലാം എന്താണ്? സാതിശയമാണ്. ജ്ഞാനം എന്ന് പറയുന്നത് നിരതിശയമാണ്. നമ്മളൊരു സമാധി പ്രാപിച്ചാൽ വേറൊരുത്തവൻ വേറൊരു സമാധി പ്രാപിക്കും, അതിനു കൂടിയ സമാധി. അപ്പം നമുക്ക് സങ്കടം വരും, ഓ ഞാൻ സബീജ സമാധിയിലേ എത്തിയുള്ളൂ, അവൻ നിർബീജ സമാധിയെത്തി, എനിക്ക് സവികല്പേ വന്നുള്ളൂ, അവന് നിർവികല്പം കിട്ടി. അവനെക്കുറിച്ച് ഓർത്ത് വിലപിക്കും. ആനന്ദത്തിന്റെ കാര്യം അതുപോലെ, നമ്മൾ ആനന്ദത്തെ പ്രാപിച്ചു, വലിയ ആനന്ദത്തെ. വലിയ ആനന്ദം എന്ന് വെച്ചാൽ ആനന്ദം വന്നിട്ട് സിരകളെല്ലാം അങ്ങോട്ട് ചീർത്ത് പൊട്ടിപ്പോയി, അങ്ങനത്തെ ആനന്ദം, സഹിക്കാൻ വയ്യാത്ത ആനന്ദം. വേറൊരു അതിനും അപ്പുറത്തെ ആനന്ദത്തെ അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സങ്കടം വരും. ആനന്ദത്തെ എനിക്ക് കിട്ടിയില്ലല്ലോ. ഇവിടെ പറയുന്ന എന്താണ്? നിർവിശേഷതയാണ് ഇവിടെ പറയുന്നത്. അങ്ങനെ സമാധിയുടെ താരതമ്യങ്ങളോ അല്ലെങ്കിൽ ആനന്ദത്തിന്റെ താരതമ്യങ്ങളോ ഒന്നും ജ്ഞാനത്തിൽ പറയുന്നില്ല. അതാണ് അതിന് നിർവിശേഷം എന്ന് പറയുന്നത്. അതൊന്നും അവിടെ ഇല്ല എന്ന് വിചാരിച്ച സമാധിയില്ലെന്നും ആനന്ദമില്ലെന്നും അല്ല ഞാൻ പറയുന്നത്. സമാധി ആനന്ദമൊക്കെ ഉണ്ട്. ഞാനിവിടെ പറയുന്നത് ഇവിടെ ആചാര്യസ്വാമികൾ പറയുന്ന ജ്ഞാനത്തെ കുറിച്ചാണ്. നിങ്ങൾ പഠിച്ചിരിക്കുന്ന കാര്യങ്ങളുമായിട്ട് വൈരുദ്ധ്യങ്ങൾ വരും. അതിന്റെ കാരണം ഞാൻ നേരത്തെ പറഞ്ഞു. ഇവിടെ അതൊന്നുമില്ല. സമാധിയുടെ താരതമ്യങ്ങളില്ല, ആനന്ദത്തിന്റെ താരതമ്യങ്ങളില്ല, സിദ്ധിയുടെ ഏറ്റക്കുറച്ചിലുകളില്ല. ഭൂത വർത്തമാന ഭാവിജ്ഞാനം അന്യന്റെ ഉള്ളിലിരിക്കുന്ന അറിയുക അതൊന്നും ഇവിടെയില്ല. ഇവിടെ പറയുന്നത് നിർവിശേഷമായ നിരുദ്ദേശമായ ജ്ഞാനത്തെക്കുറിച്ചാണ് പറയുന്നത്. ആ നിർവിശേഷമായ നിരുദ്ദേശമായ ആ ജ്ഞാനത്തെ തന്നെയാണ് ആനന്ദം എന്ന് പറയുന്നത്. ഇവിടെ ഈ പറയുന്ന ഏറ്റക്കുറച്ചിലുകളൊന്നും, ജ്ഞാനം അങ്ങോട്ട് നിറഞ്ഞ് ഞരമ്പൊക്കെ വരിഞ്ഞ് മുറുകി പൊട്ടിപ്പോകത്തൊന്നുമില്ല, അങ്ങനെ ഭയപ്പെടുത്തുന്ന ഒരു ആനന്ദം എന്നിവിടെ പറയുന്നു. അല്ലെങ്കിൽ നമ്മൾ താരതമ്യത്തിലൂടെ മനസ്സിലാക്കുന്നു, അറിഞ്ഞുകൊണ്ടിരിക്കുന്നതിലും വലിയൊരു ജ്ഞാനം, ഒരാനന്ദം ഇന്ന് നേടിയതിലും വലിയൊരു ജ്ഞാനം. ജ്ഞാനം എന്ന് പറഞ്ഞാൽ മറ്റു ചിലരെ ധരിക്കുന്നതാണ്, സർവ്വരഹസ്യങ്ങളും വെളിപ്പെടുന്ന ഒരു ജ്ഞാനം, അങ്ങനെ ഒരു ജ്ഞാനം. ഇവിടെ ഒരുപാട് രഹസ്യങ്ങളുണ്ട്, ഒരുപാട് രഹസ്യങ്ങൾ. പ്രപഞ്ചത്തെ സംബന്ധിച്ചുള്ള രഹസ്യം, ജീവന്മാരെ സംബന്ധിച്ചുള്ള രഹസ്യം, ഗൃഹതാരാദികളെ സംബന്ധിച്ചുള്ള രഹസ്യങ്ങൾ, ഈ രഹസ്യങ്ങളെല്ലാം വെളിപ്പെടുന്ന ഒരു ജ്ഞാനം. അത്തരം ഒരു ജ്ഞാനത്തെക്കുറിച്ചല്ല ഇവിടെ പറയുന്നു. അങ്ങനെ രഹസ്യങ്ങൾ വെളിപ്പെടുന്ന ജ്ഞാനമല്ല ഇവിടെ പറയുന്നു. ആ ജ്ഞാനത്തെ നമ്മൾ പറയും സർവജ്ഞത, സർവരഹസ്യങ്ങളും വെളിപ്പെട്ട ജ്ഞാനം, അതാണ് സർവജ്ഞത. ആത്മബോധം അത്തരത്തിലുള്ള ഒരു സർവജ്ഞതയാണ്. അങ്ങനെയൊക്കെയുള്ള സർവജ്ഞതകൾ ഉണ്ടായിരിക്കാം, എനിക്കറിയത്തില്ല, കാരണം ഞാൻ സർവജ്ഞനല്ലാത്തതുകൊണ്ട്. പക്ഷെ ഇവിടെ അതല്ല പറയുന്നു. സർവരഹസ്യങ്ങളും വെളിപ്പെടുന്ന ഒരു ജ്ഞാനത്തെക്കുറിച്ചല്ല ഇവിടെ പറയുന്നു. ഇതെന്താണ്? നിങ്ങളുടെ ശരീരബോധത്തെക്കാളും അനായാസമായി അയത്നസിദ്ധമായി ഇരിക്കുന്ന സ്വരൂപജ്ഞാനം, തൻ്റെ തന്നെ സ്വരൂപബോധം, ആ ബോധത്തിലാണ് തൻ്റെ സർവവ്യവഹാരങ്ങളും നടക്കുന്നത്. അവിടെ നമ്മൾ എന്തോ കൊണ്ട് ഒരു മറ സൃഷ്ടിച്ചിരിക്കുന്നു, അതിനാണ് ഇവിടെ ആരോപിതം എന്ന് പറയുന്നത്. ആ മറയെ മാറുക അത്രയേ ഉള്ളൂ, അതുമാത്രം ഇവിടെ ആവശ്യമുള്ളൂ. അത് സംഭവിക്കുന്നില്ല, ഈ പറഞ്ഞ ആത്മജ്ഞാനനിഷ്ഠ സംഭവിക്കുന്നില്ല എന്ന് വിചാരിച്ചത് അസാധ്യമായോ അതോ അപ്രസിദ്ധമായതോ അല്ല. അതാണ് എന്ന് പറയുന്നത് ഇതി ആത്മജ്ഞാനനിഷ്ഠ. ഇവിടെ ആചാര്യസ്വാമികൾ പറയുന്നു, ഈ ഞാൻ പറഞ്ഞ തരത്തിലുള്ള ഈ ആത്മജ്ഞാനനിഷ്ഠ ഒരുപാട് പേരെ നിരാശപ്പെടുത്തി കളയുന്ന ആത്മജ്ഞാനനിഷ്ഠയാണ്. ഇത്രയും അനായാസവും ഇത്രയും സിമ്പിളുമാണ് കാര്യമെങ്കിൽ എന്ന് പലരും ചിന്തിച്ചു പോകുന്നതാണ്. ഈ ആത്മജ്ഞാനനിഷ്ഠ വിവേകിനാം സുപ്രസിദ്ധ, ഇത് വിവേകികൾക്ക് സുപ്രസിദ്ധമാണ്, അന്യർക്ക് ഇത് അപ്രസിദ്ധമാണ്, മറ്റുള്ളവർക്കല്ല. നിങ്ങൾ എത്ര വലിയ സാധനകൾ ചെയ്താലും ശരി, നിങ്ങൾ ഏത് ശീർഷാസനത്തിൽ നിന്നാലും ശരി, എന്തെല്ലാം ജപ തപസ്സുകൾ ചെയ്താലും ശരി, ഇത് അപ്രസിദ്ധം തന്നെയായിരിക്കും. ഈ കൽപ്പനകൾ, ഇതിനെ സംബന്ധിച്ചുള്ള അവിദ്യാ കൽപ്പനകൾ, ആരോപണങ്ങൾ നിവർത്തിക്കാത്തിടത്തോളം കാലം ഇത് അപ്രസിദ്ധം തന്നെയായിരിക്കും. നിങ്ങൾ ചെയ്യുന്ന സാധനകൾ എല്ലാം ഈ കൽപ്പനയെ നിവർത്തിപ്പിക്കുന്നതിന് ഉപകരിക്കുമെങ്കിൽ അത് സാർത്ഥകം, അല്ലെങ്കിൽ കൽപ്പാന്തത്തോളം ഇതെല്ലാം ചെയ്താലും അതെല്ലാം വ്യർത്ഥം. ഈ കൽപ്പത്തിന്റെ അവസാനം വരെ ശീർഷാസനത്തിൽ നിൽക്കും, കാലത്തറി തൊടാതെ നിൽക്കാം, പക്ഷെ വ്യർത്ഥം. വിവേകികൾക്കാണെങ്കിലോ സുപ്രസിദ്ധ ഇത് സിദ്ധം. അതുകൊണ്ട് ഇത് കേൾക്കുമ്പോൾ അങ്ങനെ പറഞ്ഞു, ആചാര്യസ്വാമി പറഞ്ഞെന്നോ അല്ലെങ്കിൽ ഞാൻ വ്യാഖ്യാനിച്ചോ എന്ന് നിങ്ങൾ ധരിച്ചു കളയരുത്. എന്താണ്, സാധനങ്ങളെല്ലാം വ്യർത്ഥമാണെന്നോ, ജപവും തപവും ഒന്നും പാടില്ലെന്ന് ഞാൻ പറഞ്ഞെന്നോ എന്ന് ധരിച്ചു കളയരുത്. ആരും എന്നെ പ്രതിക്കൂട്ടിൽ കയറ്റാനും ശ്രമിക്കരുത്. കയറ്റിയാലും ഞാൻ ഇറങ്ങിപ്പോകും, അങ്ങനെ ധരിക്കരുത്. ഇവിടെ പറയുന്നത് എന്താണ്? അത് സാർത്ഥകമായില്ലെങ്കിൽ പറഞ്ഞല്ലോ നേരത്തെ, അവിദ്യ അധ്യാരോപണ നിരാകരണ മാത്രം, അവിദ്യ അധ്യാരോപണ നിരാകരണത്തിന് അത് ഉപകരിച്ചില്ലെങ്കിൽ അതെവിടെയെങ്കിലും ചെന്ന് അതിന് പ്രയോജനപ്പെടണം, അല്ലെങ്കിൽ അത് വ്യർത്ഥമെന്നേ പറയുന്നു. അപ്പൊ അതിന് സഹായിക്കുമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടെങ്കിൽ എല്ലാ സാധനങ്ങളും തുടരാം. ഏത് സാധനം? അതാണ് ഇവിടെ നിർദ്ദേശിക്കുന്നത്. എന്തായാലും ഇവിടെ പറയുന്ന ആത്മജ്ഞാന നിഷ്ഠ വിവേകിനാം സുപ്രസിദ്ധം സുപ്രസിദ്ധം. എനിക്കത് അറിവില്ല, ആചാര്യൻ പറയുന്ന എനിക്ക് ബോധിക്കുന്നില്ല, എന്റെ യുക്തിക്ക് നിരക്കുന്നില്ല, അനുഭവത്തിൽ നിനക്കുന്നില്ല എന്നുള്ള പരാതികളുണ്ടാവാം. അതിന് കാരണം എന്താണ്? അവിവേകമാണ്. അവർക്ക് ഇത് അപ്രസിദ്ധം തന്നെ ആയിരിക്കും. അതുകൊണ്ടിവിടെ പ്രത്യേകം ഭാഷ്യകാരൻ എടുത്തു പറഞ്ഞു, വിവേകിന സുപ്രസിദ്ധ, വിവേകികൾക്ക് ഇത് സുപ്രസിദ്ധമാണ്. ഇവിടെയാണ് ആചാര്യസ്വാമിയുടെ മഹത്വം. മറുവശവും ഞാൻ പറഞ്ഞിട്ടുണ്ട്, പക്ഷെ ഈ വശം ആണ് കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. എന്താണോ അനായാസമായി അയത്ന ലളിതമായി ഈ ആത്മതത്വത്തെ പ്രകാശിപ്പിക്കുന്നു എന്നാണ്. വിവേകികൾക്ക് വേണ്ടി പ്രകാശിപ്പിക്കുന്നു, ഇതാണ് ആചാര്യസ്വാമിയുടെ മഹത്വം. അദ്വൈതം എന്ന് പറയുന്നത് ആചാര്യസ്വാമികൾ കണ്ടുപിടിച്ചു, അത് ശ്രുതികളിലും എല്ലാം വെളിപ്പെട്ടതാണ്. ശ്രുതികളിൽ ഋഷിമാർ വെളിപ്പെടുത്തിയതിന് അതിനെ സാക്ഷാത്കരിച്ച് അനായാസമായി വെളിപ്പെടുത്തി, അതിനേറ്റവും ലളിതമായ ഭാഷയിൽ എന്നുവെച്ചാൽ ആത്മഭാഷയിൽ, ജ്ഞാനത്തിന്റെ ഭാഷയിൽ അതിനെ വെളിപ്പെടുത്തി, സുമതികൾ വേണ്ടി വെളിപ്പെടുത്തി. ഇവിടെ ആചാര്യസ്വാമികൾക്ക് കോടി നമസ്കാരങ്ങൾ അർപ്പിച്ചാലും എന്നാലും അത് മതിയാകത്തില്ല. അതിന് മാനവസം മുഴുവൻ കൃതജ്ഞതയുള്ളവരായിരിക്കണം. ഈ ഒരു കാര്യം അതാ ആചാര്യ ഭാഷ്യത്തിനെ കുറിച്ച് പറയുന്ന എന്താണ്? സരളാദ്വയ ഭാഷ്യം എന്ന് പറയുന്നത് ഏറ്റവും സരളമായ അദ്വയ ഭാഷ്യം ഈ ഭാഗത്തെയാണ്. വീണ്ടും പറയുന്നു, ഏഷാമപി നിരാകാരം ജ്ഞാനം അപ്രത്യക്ഷം ജ്ഞാനവശേനേവ നേടി അവഗതിരുതി ജ്ഞാനം അത്യന്തം പ്രസിദ്ധം സുഖാധിപദേവേത്തി അഭ്യുപഗന്തവ്യം. നേരത്തെ ശരീരത്തിന്റെ കാര്യം ഇവിടെ പറയുന്നത് സുഖത്തെ കുറിച്ച് പറയുന്നു. സുഖം നിങ്ങൾക്ക് അനുഭവമാണോ? ആണോ സുഖം നിങ്ങൾക്ക് പ്രത്യക്ഷമാണോ? നമ്മൾ അനുഭവിക്കുന്നുണ്ട്. ശരിയും പോട്ടെ ശരീരത്തെ ബാഹ്യം എന്ന് പറഞ്ഞു ചിലപ്പോ അത് ഒരു ഉപമയായിട്ട് എടുക്കാൻ പോരാ എന്ന് പറയും. പക്ഷെ സുഖം നമ്മൾ ആന്തരമായിട്ടാണ് പ്രതീക്ഷിക്കുന്ന ജ്ഞാനത്തെ. കാരണം ഇതുവരെ ഇത് ശരീരം പ്രത്യക്ഷമാണ്, കണ്ണുകൊണ്ട് ജ്ഞാനം അങ്ങനെയല്ല, അത് അനുഭൂതിയാണ്. അപ്പോ ഈ ജ്ഞാനം ആനുഭൂതികമാകുന്നില്ലല്ലോ എന്ന് പരാതി പറയും, അപരോക്ഷം ആകുന്നില്ലല്ലോ എന്ന് പറയും. അതിന് പറയുന്നത് സുഖം നിങ്ങൾക്ക് അപരോക്ഷമാണ്. സുഖം നിങ്ങൾക്ക് അപരോക്ഷമാണെങ്കിൽ ആ സുഖത്തെയും അപരോക്ഷമാക്കിയ ജ്ഞാനം അതിനും അപരോക്ഷമാണ്. പിന്നെ ജ്ഞാനത്തിന്റെ ജ്ഞാനത്തെ നിങ്ങൾ പ്രതീക്ഷിക്കരുത്, അവിടെയാണ് നമുക്ക് തെറ്റുപറ്റുന്നത്. ജ്ഞാനത്തിന്റെ ജ്ഞാനത്തെ പ്രതീക്ഷിച്ചാൽ അടുത്ത് പറയും, അത് നിങ്ങൾ പ്രതീക്ഷിക്കരുത്. അനുഭൂതിയാണ് നിങ്ങൾ സുഖത്തിന്റെ സുഖത്തെ പ്രതീക്ഷിക്കാറുണ്ടോ? ഇല്ല. സുഖം കൊണ്ട് തന്നെ തീയടയുന്നു. കാരണം സുഖം തന്നെ സന്തോഷരൂപമാണ്. അപ്പൊ സുഖം പ്രാപ്തമായാൽ ഈ സുഖത്തിന്റെ സുഖം അന്വേഷിക്കണമെന്ന് ആരും അന്വേഷിക്കാറില്ല. എന്തുകൊണ്ട്? അത് സ്വതസിദ്ധമായ ഒരു സുഖം, സുഖസ്വരൂപത്തിൽ സ്വതസിദ്ധമാണ്. അങ്ങനെയാണെങ്കിൽ ജ്ഞാനം ജ്ഞാനരൂപത്തിൽ സ്വതസിദ്ധമാണ്. ബ്രഹ്മത്തെ അന്വേഷിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ് നിങ്ങൾ ചെയ്യുന്നത്? ജ്ഞാനത്തിന്റെ ജ്ഞാനത്തെ അന്വേഷിക്കുകയാണ്. ഏത് ജ്ഞാനം കൊണ്ടാണ് ഈ പെടുത്തുന്നത്? ഏത് ജ്ഞാനം കൊണ്ട് ഈ ജ്ഞാനത്തെ അറിയാൻ പറ്റും? ഈ അന്വേഷണമാണ്. ഇതാണ് ഞാൻ പറയുന്നത് ശീർഷാസനത്തിൽ നിൽക്കുന്നു. അതുകൊണ്ട് പറയുന്നു, അങ്ങനെ ധരിക്കരുത്. സുഖാധിപതി സുഖാദികളെ പോലെയാണ്. ഇത്രയും അനായാസമായി ഈ മൂർഖന്മാരടുത്ത് എങ്ങനെയാ ബോധ്യപ്പെടുത്താണ്ടെന്ന് പറഞ്ഞ ആചാര്യൻ കുഴങ്ങുകയാണ്. നമ്മളെന്ത് കരുതുന്നു? ജ്ഞാനോ അപ്രത്യക്ഷമാണ്, ഇത്രയും കാലമായിട്ട് പ്രത്യക്ഷമായില്ല. ഞാൻ ഒരു കാലത്തും നിനക്ക് പ്രത്യക്ഷമാകത്തില്ല, ഞാനും ഞാനും പ്രത്യക്ഷമാകുന്ന ഒരു കാലം സ്വപ്നം കണ്ടുകൊണ്ട് ജീവിക്കണ്ട ജ്ഞാനിയാകാൻ വേണ്ടി. ഞാൻ പറഞ്ഞല്ലോ നാളെ ജ്ഞാനിയാ പറയും. കാലാപേക്ഷിതമായ ജ്ഞാനി പറയുന്നു. നമ്മൾ പറയുന്നു ഞാനും അപ്രത്യക്ഷമാണ്. നിരാകാരമാണോ? നേരത്തെ പറഞ്ഞല്ലോ നമ്മൾ അറിയണമെങ്കിൽ അതിന് എന്തെങ്കിലും ഒരു രൂപം. അതെങ്ങനെ അറിയും? അറിയാനായി ഞാൻ മാറി നിൽക്കുമ്പോ എന്റെ അമ്മ ഒന്ന് വേണം, അപ്പൊ ഒന്ന് വേണം. ഒരു പരബ്രഹ്മം ശബ്ദം കൊണ്ട് അല്ലെങ്കിൽ ശ്രവണം കൊണ്ട് നമ്മൾ സൃഷ്ടിക്കുന്ന ഒരു ഭീമാകാരമായ ഒരു സാധനം. ബ്രഹ്മം എന്ന് പറഞ്ഞാൽ വലുത്, പരബ്രഹ്മം എന്ന് വെച്ചാൽ അതിലും വലുത്. പിടിച്ചാൽ പിടി മല പോലെ ഒരു സാധനം. അതാണ് നമ്മൾ മനസ്സിലിരിക്കുന്നത്. അതിനെ സൃഷ്ടിച്ചിട്ടാണ് പിന്നെ അതിനെ പ്രാപിക്കാൻ പറ്റും. അങ്ങനെയുള്ള ഒരു പരബ്രഹ്മത്തിൽ വലിഞ്ഞു കയറിയാണ് താഴെ വീണ് കൈയും കാലും ഒടിഞ്ഞ് നിലവിളിക്കുന്നത്. അങ്ങനെയുള്ള മല കയറ്റക്കാരാണ്. സാധാരണ നമ്മൾ കാണുന്നവരല്ല, ജ്ഞാനികളല്ല. അത് സാധ്യമല്ലെന്നാണ് ഇവിടെ പറയുന്നത്. അതുകൊണ്ട് നമ്മൾ ആകാരം ആകാരമില്ലാതെ പറ്റത്തില്ല. നിരാകാരമായതുകൊണ്ട് അത് സാധ്യമല്ല. എന്താണ് അതെല്ലാം അപ്രത്യക്ഷമല്ല എന്നൊക്കെ കരുതിയാലും യേഷാമഭി നിരാകാരം ഞാനും അപ്രത്യക്ഷം തേഷാമഭി ജ്ഞാനവശേ അവഗതി പറയുന്നു. നിങ്ങളിവിടെ എന്തെങ്കിലും അറിയുന്നുണ്ടോ? ബ്രഹ്മത്തിന്റെ കാര്യം പോട്ടെ, ബ്രഹ്മം ഞാനും നിങ്ങൾക്കില്ല, സമ്മതിച്ചു. ബ്രഹ്മജ്ഞാനം ഇനി നേടേണ്ട കാര്യമാണ്. എന്തെങ്കിലും ഉണ്ടാകുന്നതിന് വേണ്ടി ഇന്ന് തപസ് ചെയ്യുന്നുണ്ട്, അനുഷ്ഠിക്കുന്നുണ്ട്, ബ്രഹ്മചര്യം അനുഷ്ഠിക്കുന്നുണ്ട്, സന്യാസിയാണ്, എല്ലാം ചെയ്യുന്നു. അത് നാളെ വരേണ്ടതെന്ന് ഇന്ന് തൽക്കാലം സമ്മതിച്ചില്ല. പക്ഷെ മറ്റെന്തെങ്കിലും നിങ്ങൾ അറിയുന്നുണ്ടോ? മറ്റേതെങ്കിലും ജ്ഞേയ അവഗതി ജ്ഞേയമായി എന്തിനെങ്കിലും അറിയുന്നുണ്ടോ? അതെന്തുകൊണ്ട് അറിയുന്നു? ജ്ഞാനവശേനേവ അതറിയുന്നുണ്ടല്ലോ. അതിനാണ് ഇവിടെ ജ്ഞാനം എന്ന് പറയുന്നത്. അല്ല നിങ്ങൾ ഇനി അറിയാതിരിക്കുന്ന സാധനത്തെ അല്ല. നാളെ നമ്മൾ നേടാമ്പോ കുറിച്ചല്ല ഇവിടെ പറയുന്നത്. നേരത്തെ പറഞ്ഞല്ലോ സർവവ്യവഹാരം അതിനാദിക്കുന്ന ആത്മാവഗതിയെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. ജ്ഞേയ അവഗതി ജ്ഞാനവശേനൈവ. അത് ലളിതമാണ്, അതേസമയം സൂക്ഷ്മമാണ്. ജ്ഞേയം എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് ഒന്നിനെ കാണുന്നതും കേൾക്കുന്നതും മണക്കുന്നതും ലഭിക്കുന്നതും ചിന്തിക്കുന്നതും പ്രവർത്തിക്കുന്നതും എല്ലാം ജ്ഞേയമാണ്. നിങ്ങൾ സാധിക്കുന്നത് സ്പഷ്ടമാണ്. അതാണ് അറിവെന്ന് പറയുന്നത്, ജ്ഞാനം. അങ്ങനെയാണ് അത്യന്തം പ്രസിദ്ധം. അത് പ്രസിദ്ധമാണല്ലോ. അതെങ്ങനെ അജ്ഞേയമായിരിക്കുന്നു, ജ്ഞാനം എങ്ങനെ അപ്രത്യം, അതെങ്ങനെ നിരാകാരമായിരിക്കുന്നു, അതെങ്ങനെ നിസ്വരൂപമായിരിക്കുന്നു, അതെങ്ങനെ ശൂന്യമായിരിക്കും. അത്യന്തം പ്രസിദ്ധം ഏതുപോലെ സുഖാധിപത് സുഖാദികളെ പോലെ തന്നെ. സുഖം നിങ്ങൾക്ക് പ്രത്യക്ഷമാണ്. സുഖത്തെ നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടെങ്കിൽ ജ്ഞാനത്തെ നിങ്ങൾ അംഗീകരിക്കേണ്ടി തന്നെ. ജ്ഞാനത്തെ അംഗീകരിച്ചു കഴിഞ്ഞാൽ അത് തന്നെയാണ് ബ്രഹ്മം. പരബ്രഹ്മം ആത്മാവ് എന്ന് പറയുന്നു. അത് അംഗീകരിക്കുമ്പോൾ നിങ്ങൾ മുക്തനായി, പിന്നെ മോക്ഷത്തിന് വേണ്ടി കാത്തിരിക്കേണ്ട കാര്യമില്ല. ഇനി അങ്ങനെ ഒന്നില്ലെന്ന് പറഞ്ഞാലോ ജിജ്ഞാസാനുപദേശ, പിന്നെ നിങ്ങൾ എങ്ങനെ ജിജ്ഞാസ ഉണ്ടാവും? അറിയാത്ത ഒന്നിനെ കുറിച്ച് ഒരാൾക്ക് എങ്ങനെ ജിജ്ഞാസ ഉണ്ടാവും? അറിഞ്ഞതിനെ കുറിച്ച് തന്നെയാണ് ജിജ്ഞാസ. അറിഞ്ഞതിനെ കുറിച്ച് എന്തിന് ജിജ്ഞാസ ഉണ്ടാവും? പറഞ്ഞല്ലോ, ഒരു മറ നിർവചിക്കാൻ കഴിയാത്ത എന്തോ ഒന്ന് ജിജ്ഞാസ ഉണ്ടാക്കും. ഏതോ ഒരു തരത്തിലുള്ള ഒരു അപൂർണത, ഒരു അസ്വസ്ഥത, ഒരു അശാന്തി, അത് നമുക്ക് നിർവചിക്കാൻ പറ്റത്തില്ല. ഒരു പോരായ്മ, അത് ജിജ്ഞാസ ഉണ്ടാക്കുകയാണ്. അത് അറിഞ്ഞതുകൊണ്ടാണ് ജിജ്ഞാസ, അറിയാത്തതുകൊണ്ടാണ്. അത് വേറെ തരത്തിൽ സാങ്കേതികമായി പറയും, ഏകദേശ ജ്ഞാനം, ഏകദേശ അജ്ഞാനം എന്ന് പറയുന്നു. ആ സാങ്കേതികത്വത്തെയൊന്നും ഇവിടെ ഭാഷകാരൻ അവലംബിക്കുന്നില്ല, കാര്യം തെളിച്ചു പറയുകയാണ്, വ്യക്തമായി പറയുകയാണ്. സർവത്തെയും അറിയുന്ന അറിവ്, സർവവ്യവഹാരങ്ങളും നടക്കുന്ന ആ അറിവ്, ആ അറിവിനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. ബ്രഹ്മമെന്ന് പറഞ്ഞാൽ അതറിയാത്തതാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിനെക്കുറിച്ചുള്ള ജിജ്ഞാസ ഉണ്ടാകത്തില്ല. ഇത്രയും സ്പഷ്ടമായി പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് മാർക്കറ്റില്ലാതെ വരും. ഭാഷകാരനാണെന്ന് ചിന്തിച്ചത് അപ്രസിദ്ധം ചെയ്ത ജ്ഞാനം ജ്ഞേയവ ജിജ്ഞാസ്യത. നിങ്ങൾ അറിയാൻ ആഗ്രഹിക്കുന്നുണ്ട് പല ബ്രഹ്മത്തെ ഒഴികെ, ബാക്കി എല്ലാത്തിനെയും നമ്മൾ അറിയാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾ എന്തിനാണോ അറിയാൻ ആഗ്രഹിക്കുന്നത് അത് ജ്ഞാനമല്ല, ആത്മാവല്ല, അതിനാണ് ജ്ഞേയമെന്ന് പറയുന്നത്. നമ്മൾ എന്തിനാണ് അറിയാൻ ആഗ്രഹിക്കുന്നത്? നമ്മളറിയാത്തതിന്, നമുക്ക് അറിവില്ലാത്തതിന്, അറിവില്ലാത്തതിനെല്ലാം അറിവില്ലാത്ത എന്താണ്? അനന്തമായ വിഷയങ്ങളുണ്ട് അറിവില്ലാത്ത, ഒരിക്കലും അറിഞ്ഞു തീരാത്ത വിഷയം, ഇതാണ് ജ്ഞേയം എന്ന് പറയുന്നത്. അതിനെക്കുറിച്ചുള്ള ജിജ്ഞാസ ഉണ്ടാകാം, അത് ശരിയാണ്, സ്വാഭാവികമാണ്. ജീവൻ സഹജമായി അവനിൽ ജിജ്ഞാസ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. ആ ജിജ്ഞാസകളാണ് നമ്മൾ ചോദ്യം എന്ന് പറയുന്നത്. ചോദ്യം എന്തിനെ സംബന്ധിച്ചാണ്? അറിയേണ്ട കാര്യങ്ങളെക്കുറിച്ച്. അറിയേണ്ട കാര്യങ്ങൾ എന്തുകൊണ്ടത് അറിയാതിരിക്കുന്നു? അറിയാതിരുന്ന് അറിയേണ്ട കാര്യങ്ങളെക്കുറിച്ചാണ് ജിജ്ഞാസ ചോദ്യം. എന്തുകൊണ്ടത് അപ്രസിദ്ധമായത്? ജ്ഞാനം അങ്ങനെയല്ലെന്നാണ് പറയുന്നത്. ജ്ഞാനം അങ്ങനെ ആയിരുന്നെങ്കിൽ അതിനും ജിജ്ഞാസ ഉണ്ടായിരുന്നു, ജ്ഞേയത്തെപ്പോലെയുള്ള ജിജ്ഞാസ ഉണ്ടായിരുന്നു. അപ്പൊ ജ്ഞേയമായ വസ്തുക്കളെപ്പോലെ അറിയാതിരുന്ന് അറിയാൻ ആഗ്രഹിക്കുന്ന വസ്തുക്കളിൽ ഉണ്ടാകുന്നത് പോലെയുള്ള ജിജ്ഞാസ ഈ അറിവിൽ ഉണ്ടാകില്ല. നിങ്ങൾ അങ്ങനെ ഒരു ജിജ്ഞാസ നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾ അറിയാൻ ആഗ്രഹിക്കുന്ന എന്താണോ, ആത്മഭിന്നമായ എന്തോ ഒന്നിനെയാണ് നിങ്ങളുടെ ജിജ്ഞാസ. അജ്ഞനായിരുന്നുകൊണ്ട് നിങ്ങൾ അറിയാൻ ആഗ്രഹിക്കുന്നത് ആത്മാവിനെയല്ല, വേറെന്തോ ആണ്. അതാണല്ലോ പറയുന്നത് അപ്രസിദ്ധം ചെയ്ത് ജ്ഞാനം. ജ്ഞാനം അപ്രസിദ്ധമാണെങ്കിൽ ജ്ഞേയവ ജിജ്ഞാസ്യത, ജ്ഞേയത്തെപ്പോലെ അതിനെക്കുറിച്ചുള്ള ജിജ്ഞാസ ഉണ്ടായത്. അതുകൊണ്ട് ഇത് പ്രതിബോധവിദിതമാണ് എന്നാണ് ഇവിടെ പറയുന്നത്. അതിവിടെ വ്യക്തമാക്കാൻ ശ്രമിക്കുകയാണ്. വിവേകികൾക്ക് വ്യക്തമാണ്. യഥാജ്ഞേയം ഘടാതി ലക്ഷണം ജ്ഞാനേന ജ്ഞാത വ്യാപ്തമിച്ചത്. വീണ്ടും അതിനെ വിശദീകരിക്കുന്നു. ജ്ഞേയം ഘടാതി ലക്ഷണം, ഘടാതി രൂപത്തിൽ പുടവും വസ്ത്രവും നമ്മുടെ മുമ്പിൽ കാണുന്ന വസ്തുക്കൾ അതിനെടുക്കുന്നു, അതെല്ലാം ജ്ഞേയമാണ്. അവിടെ എന്ത് ചെയ്യുന്നു? ഒരു ജ്ഞാതാവ് ജ്ഞാനേന വ്യാപ്തമിച്ചത്, ജ്ഞാനത്തിലൂടെ അതിനെ പ്രാപിക്കാൻ ആഗ്രഹിക്കുന്നു എന്ന് വെച്ചാൽ അതിനെ അറിയാൻ ആഗ്രഹിക്കുന്നു. ഞാൻ പറഞ്ഞല്ലോ ഇത് ആർജിതമായ ജ്ഞാനമല്ല എന്ന് പറഞ്ഞു. നമ്മുടെ ജ്ഞാനത്തിലൂടെ നമ്മൾ ഇതിനെല്ലാം അറിയാൻ ആഗ്രഹിക്കുന്നു. അതുപോലെ നമ്മൾ എന്ത് ചെയ്യുന്നു? ആത്മാവ് ബ്രഹ്മം ഇതിനെല്ലാം ഒരു ജ്ഞേയമായി ഒരു വസ്തുവായി കൽപ്പിച്ചിട്ട് അതിനെ അറിയാൻ ആഗ്രഹിക്കുന്നു. അവിടെ നമുക്ക് തെറ്റുപറ്റിയിരിക്കുന്നു. അതല്ല ആത്മാന്വേഷണം എന്ന് പറയുന്നത്. അറിയാതിരിക്കുന്ന ഒരു വസ്തുവിനെ അറിയാൻ ആഗ്രഹിക്കുന്നതല്ല. അതാണ് ജ്ഞേയം ഘടാദിലക്ഷണം ജ്ഞാനേന ജ്ഞാതാ വ്യാപ്തം ഇച്ഛതി. വസ്തുക്കളെ ജ്ഞാനത്തിലൂടെ അറിയുന്നവൻ അറിയാൻ ആഗ്രഹിക്കുന്നു, അതിനവന് ജിജ്ഞാസയുണ്ടാകുന്നു, അറിവിനവൻ സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നു, ആ വിഷയത്തിൽ അവൻ ജ്ഞാനിയാകാൻ ആഗ്രഹിക്കുന്നു. ഇതിനെക്കുറിച്ചുള്ള ജ്ഞാനമുള്ളവനാണ്, ഞാൻ പറയുന്നു, ഞാനതിനെ അറിയുന്നു, ഈ ജ്ഞാനം എനിക്കുണ്ട് എന്നല്ല അവൻ ധരിക്കുന്നു. ഇതുപോലെയുള്ള ഒരു ജ്ഞാനം സമ്പാദിക്കാനല്ല ഇത്. അതുപോലെ നമ്മളെന്ത് ചെയ്യുന്നു, തഥാ ജ്ഞാനപി ജ്ഞാനാന്തരേണ വ്യാപ്തമിച്ചേ. നമ്മളങ്ങനെ ചെയ്യുന്നു എന്താണോ, ജ്ഞാനത്തെയും ജ്ഞാനം കൊണ്ടറിയാൻ ശ്രമിക്കുന്നു. ഇതിനാണ് അജ്ഞാനമെന്ന് പറയുന്നത്. അവിദ്യയുണ്ട്, അജ്ഞാനമുണ്ട്, ജീവൻ എന്നൊക്കെ പറയുന്നത് എന്താണോ, ജ്ഞാനത്തെ നമ്മൾ ജ്ഞാനം കൊണ്ടറിയാൻ ശ്രമിക്കുന്നതാണ്. അങ്ങനെ നമ്മൾ ശ്രമിക്കുന്നില്ലെങ്കിൽ നമ്മളിത് അജ്ഞാനമില്ല. നമ്മളങ്ങനെ ശ്രമിക്കാറുണ്ടോ? ജ്ഞാനത്തെ ജ്ഞാനം കൊണ്ടറിയാൻ നമ്മൾ ശ്രമിക്കാറുണ്ട്, പക്ഷെ ബ്രഹ്മത്തെ അറിയാൻ ശ്രമിക്കാറുണ്ട്, ആത്മാവിനെ അറിയാൻ ശ്രമിക്കാറുണ്ട് ജ്ഞാനം കൊണ്ട്. അതാണ് നമ്മൾ പറയുന്നത്, ആത്മജ്ഞാന സമ്പാദനത്തിന് വേണ്ടി ഞാൻ ശ്രമിക്കുന്നു, ആത്മജ്ഞാനത്തെ നമ്മൾ ആർജിക്കാൻ ശ്രമിക്കുന്നു. അവിടെ നമ്മൾ എന്താണ് ധരിക്കുന്നത്? ഞാൻ ആർജിക്കുന്ന ഈ ജ്ഞാനം കൊണ്ട് ഞാൻ അറിയേണ്ടതായ, ഇതുവരെ അറിയാത്തതായ ആത്മാവിനെ അറിയും. അത് പെസുകെന്നാ പറയുന്നു. മനസ്സിലാകുന്നുണ്ടോ? ഇത് മനസ്സിലായാൽ ഇനി ഒന്നും മനസ്സിലാക്കാൻ, ഇനി ഒരു മൂളി പാട്ടും പാടി കേട്ടുകൊണ്ടിരുന്നാൽ മതി, ഇനി മനസ്സിലാക്കാനില്ല, മനസ്സിലാക്കാവുന്നില്ല. അതാണ് പറയുന്നത്, തഥാ ജ്ഞാനമപി ജ്ഞാനാന്തരേണ വ്യാപ്തമിച്ച്. ജ്ഞാനത്തെ ജ്ഞാനം കൊണ്ടറിയാൻ ആരെങ്കിലും ആഗ്രഹിക്കുമോ? ആഗ്രഹിക്കാറില്ല. ബ്രഹ്മത്തെ അതിനാഗ്രഹിക്കാറുണ്ട്. ഇന്നത്തെ ഏതസ്തി, ഇതൊരിക്കലും സംഭവിക്കാറില്ല. ജ്ഞാനത്തെ ജ്ഞാനം കൊണ്ട് അറിയേണ്ട കാര്യമില്ല. എന്തുകൊണ്ട്? ജ്ഞാനം തന്നെ അറിവാണ്. രണ്ട് ശബ്ദങ്ങൾ ഒരേ അർത്ഥത്തിൽ പ്രയോഗിക്കുന്നു എന്നേ ഉള്ളൂ. ഞാൻ പറയുകയാണ്, ഞാൻ ജ്ഞാനത്തെ അറിയുന്നു എന്ന് പറഞ്ഞാൽ എന്താ അതിന്റെ അർത്ഥം? ഒരേ കാര്യത്തെ രണ്ട് വാക്കുകൾ ഉപയോഗിച്ച് പറയുന്നു, രണ്ട് ഭാഷയിൽ പറയുന്നു. ഒരു ഭാഷയിലും പറയാം, ഞാൻ അറിവിനെ അറിയുന്നു, ഞാൻ അറിവിനെ അറിയാൻ ശ്രമിക്കുന്നു. ഈ പറയുന്നതെല്ലാം ഒരു കാര്യമാണ്. അതുകൊണ്ടെന്താണ് ഭാഷ്യകാരൻ പറയുന്നത്? അതോ അത്യന്ത പ്രസിദ്ധം ജ്ഞാനം, ശരീരത്തെക്കാളും സുഖദുഃഖാദികളെക്കാളും അത്യന്ത പ്രസിദ്ധമായ ജ്ഞാനം ബ്രഹ്മം, ആത്മാവ്, പരമാത്മാവ്, എന്ത് ശബ്ദത്തിൽ വേണമെങ്കിലും പറയാം. ഇത് അത്യന്ത പ്രസിദ്ധമാണ്, ഒളിഞ്ഞിരിക്കുന്ന ഒന്നല്ല. ആർക്കാണ് നേരത്തെ പറഞ്ഞു? വിവേകികൾക്ക്. അതുകൂടെ പറയും, ഒരുവൻ പറയുന്നു ഇത്രയൊക്കെ പറഞ്ഞിട്ട് ഇതെനിക്ക് അത്യന്തം അപ്രസിദ്ധമാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അവിവേകമെന്ന് പറയും. ഇത് തിരിയുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിരിയ ലോകരഹസ്യം ഇതാർക്കുമേ എന്ന് കൊണ്ട് കവി പാടിയതുപോലെ അത് തിരിയത്തില്ല. അതോ അത്യന്തം അത്യന്ത പ്രസിദ്ധം ജ്ഞാനം. ജ്ഞാനം അത്യന്ത പ്രസിദ്ധമാണ്. ഇത് അത്യന്ത പ്രസിദ്ധമായതുകൊണ്ട് തന്നെ എന്ത് ചെയ്യുന്നു? നമ്മളിതിനെ ഉപേക്ഷിക്കുന്നു. അറിഞ്ഞുകൊണ്ടും അറിയാതെ ഉപേക്ഷിച്ചിട്ട് കഠിനമായ മറ്റു വഴിയിലേക്ക് പോകുന്നു. വേറെ വഴിക്ക്, അത് അവന്റെ വാസന സംസ്കാരം അങ്ങനെ വളഞ്ഞു കുളഞ്ഞ് സഞ്ചരിക്കുന്നതിനാണോ അവനെ പ്രേരിപ്പിക്കുന്നതെങ്കിൽ ആ വഴിക്ക് പോയേ പറ്റും. ശങ്കരാചാര്യരല്ല, ഒരാചാര്യം വിചാരിച്ചാലും നടക്കത്തില്ല, അവന് വെളിച്ചമുണ്ടാക്കാൻ സാധ്യത. ജ്ഞാനം എങ്ങനെയാണോ പ്രസിദ്ധമായിരിക്കുന്നത്, ജ്ഞാതാപ്യ അതേവ പ്രസിദ്ധ വിധി. ജ്ഞാതാവും നിങ്ങളീ പറയുന്ന ജ്ഞാനം, ജ്ഞാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ മനസ്സിൽ വരുന്ന എന്താണ്? എന്റെ ജ്ഞാനം, ഞാൻ എല്ലാത്തിനെയും അറിയുന്ന ജ്ഞാനം. അങ്ങനെ തന്റേതായ ഒന്നായിട്ട് ജ്ഞാനത്തിനെയും കരുതി കളയും. താൻ കൊണ്ടു നടക്കുന്ന ഒരു വസ്തുവിനെ പോലെ ഒന്നാണ് ജ്ഞാനമെന്ന് കരുതുന്നു. അതുകൊണ്ട് പറയുന്നു ജ്ഞാതാവ്, ജ്ഞാനം തന്നെ ജ്ഞാതാവ്. ജ്ഞാനത്തെ എന്താണെന്ന് ബോധിച്ചെങ്കിൽ ജ്ഞാതാവിനെയും ബോധിക്കും. അതാണ് ഇവിടെ പറഞ്ഞത്, ജ്ഞാനസ്യ പരാകാഷ്ഠ, ജ്ഞാനത്തിന്റെ പരിസമാപ്തി എന്ന് പറയുന്നതാണ്. ഇത് ജ്ഞാനത്തെ നേടുന്നവർക്കും ജ്ഞാനത്തെ ആർജിക്കുന്നവർക്കും അവർ മനസ്സുതിയോടുകൂടി ഇതിനെ സമീപിക്കുന്നവർക്ക് ഇത് വെളിപ്പെടത്തില്ല. സ്വേ മഹിമിനി പ്രതിഷ്ഠിത ശ്രുതി പറയും. ഇതെന്താണ്? ജ്ഞാനത്തെ ഉണ്ടാക്കിയെടുക്കാനല്ല, സ്വമഹിമയിൽ സ്ഥിതി ചെയ്യലാണ്. അനുഭാഷകാരനർത്ഥം പറയും എന്താണ്? സ്വസ്വരൂപസ്ഥിതിയാണ്, നിജസ്ഥിതിയാണ്, ആത്മനിഷ്ഠയാണ് എന്നെല്ലാം പറയുന്നതിന്റെ അവസാന വാക്കാണ് ഇവിടെ പറയുന്നത്. അപ്പൊ ജ്ഞാനം നിങ്ങൾക്ക് ബോധ്യപ്പെട്ടാൽ അതേ രീതിയിൽ തന്നെ ജ്ഞാതാവും പ്രസിദ്ധമായി തീരും. അതും ഒരിക്കലും അജ്ഞേയമായിരിക്കത്തില്ല, അജ്ഞാനമായിരിക്കത്തില്ല. അത് വ്യക്തമാകുന്നില്ലെങ്കിൽ പുളിയും പൊരിത്തൊടനുമെല്ലാം പഴയപടി തന്നെ നടക്കട്ടെ. നമസ്കാരം, നമസ്കാരമേ എന്നേ പറയാൻ പറ്റും. വേറെ ഇതിന് ഉപായമൊന്നുമില്ല. രണ്ടു കാലം നിൽക്കാൻ മനസ്സില്ലെങ്കിൽ ശീർഷാസനത്തിൽ തന്നെ നിന്നുപോകും. പെടലി ഒടിയുന്നത് വരെ തുടരട്ടെ. അല്ല, ഇതിന് വേറൊന്നും പറയാനില്ല. കഴുത്തുളക്കുമ്പം മതിയാക്കിക്കോളും, പിന്നെ കാലിന് നേരെ നീക്കും എന്ന് ഞാൻ പറഞ്ഞത് തമാശ പറഞ്ഞതിന്റെ അടുത്ത ഭാഷകാരൻ പറയാണ്, തസ്മാത് ജ്ഞാനേ യത്നോ ന കർത്തവ്യ. അതാണ് പറഞ്ഞത്, തമാശയിൽ നിങ്ങൾ ധരിച്ചു കളയത്. അതുകൊണ്ട് ജ്ഞാനത്തിൽ പ്രയത്നം വേണ്ട, ചെലവത്തിൽ നിൽക്കണ്ട. അതാ പറയുന്നത്, ഞാൻ പറയുന്നതല്ല. ഇനിയിപ്പം ആര് ചോദ്യം എഴുതിക്കൊണ്ട് വരരുത് ഭാഷകാരൻ പറയാത്തേക്ക് ഞാൻ പറഞ്ഞു വേണ്ട, അതിനും പറഞ്ഞു എന്നൊന്നും പറയരുത്. ഇതാ വ്യക്തമായി പറയാം, ജ്ഞാനേ യത്നോ ന കർത്തവ്യ, ജ്ഞാനത്തിൽ യത്നം ചെയ്യരുത്. സ്പഷ്ടമായി പറഞ്ഞിരിക്കുന്നു, അതിന്റെ ആവശ്യമില്ല. നമ്മൾ നിരന്തരം പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പരിശ്രമിക്കുന്നവനോടാണ് പറയുന്നത്, നീ ഇതിൽ യത്നമൊന്നും ചെയ്യണ്ട. മോക്ഷം പ്രാപിക്കാൻ വേണ്ടി, മോക്ഷത്തെ പ്രാപിക്കുന്നതിന് പ്രത്യേകം ശ്രദ്ധിച്ചോളൂ. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് തോന്നും ശങ്കരായര് പറഞ്ഞല്ല ഞാൻ പറഞ്ഞത്. മോക്ഷത്തെ പ്രാപിക്കുന്നതിന് വേണ്ടി ഒരു പരിശ്രമവും വേണ്ട എന്നാണ് വ്യക്തമായി ധരിക്കണം. മോക്ഷത്തെ നേടിയെടുക്കുന്നതിന് വേണ്ടി ഒരു പരിശ്രമവും വേണ്ട, ജ്ഞാനത്തെ നേടിയെടുക്കുന്നതിന് വേണ്ടി ഒരു പരിശ്രമവും വേണ്ട എന്നാണ് വ്യക്തമായി പറഞ്ഞിരിക്കുന്നത്. ഇത് ബോധിച്ചില്ലെങ്കിൽ ചോദ്യം വരും, ബോധിച്ചാൽ ചോദ്യം വരത്തില്ല. എന്തായിരിക്കും ചോദ്യം? അപ്പൊ ഞാൻ ഈ ചെയ്യുന്ന പണികളൊക്കെ? അങ്ങനെ ചോദിക്കും. നമ്മളെല്ലാവരും, നിങ്ങളും ഞാനും എല്ലാം, നമ്മളെല്ലാവരും ചെയ്തുകൊണ്ടിരിക്കുന്ന പണികളുണ്ടല്ലോ, അതൊക്കെ പിന്നെന്താ എന്ന് ചോദിക്കും. ജ്ഞാനത്തിൽ യത്നം വേണ്ട എന്ന് ഭാഷ്യകാരൻ തർപ്പിച്ച് പറയുകയും അതേസമയം വേറൊരു ഭാഗത്തിൽ പറയുന്ന എന്താണ്? ശ്രോതവ്യോ മന്ദവ്യോ നിധിധ്യാസിതവ്യ, ഇതൊക്കെ സ്വാമി മറന്നുപോയോ ആചാര്യരും മറന്നുപോയോ എന്നൊക്കെ ചോദിക്കും. വിദ്വാന്മാർ, മുറിയിരിക്കുന്ന വിദ്വാന്മാർ ഇതൊക്കെ ചോദിക്കും. ചോദ്യമായിട്ട് നാളെ വരും. അത് ചോദിക്കും. മുൻകൂട്ടി കാണണമല്ലോ, സർവജ്ഞനല്ലെങ്കിലും എനിക്ക് അത്രയൊക്കെ കാണാനുള്ള കണ്ണുണ്ട്. അതുകൊണ്ട് ഞാന് യത്നോന കർത്തവ്യ എന്ന് പറഞ്ഞ് വേറെ ഭാഗത്തതും പറയുന്നു. ശ്രോതവ്യോ മന്ദവ്യോ, ഇതുവരെ നമ്മളെ കുറിച്ച് പഠിപ്പിച്ച എന്താണ്? കർമ്മയോഗത്തെ കുറിച്ചാണ്. പ്രവർത്തിക്കുക, പ്രവർത്തിക്കുക എന്നെല്ലാം പറഞ്ഞു. പിന്നെ അതോ ഇത് രണ്ടും കൂടെ പൊരുത്തപ്പെട്ടിട്ടുണ്ട്. അതിനുവേണ്ടി പറയുന്നു, ഹിന്ദു അനാത്മനി ആത്മബുദ്ധി നിവർത്തവേവ. പ്രവൃത്തിയുടെ രഹസ്യം മനസ്സിലാക്കി പ്രവർത്തിക്കണമെന്നാണ് പറയുന്നത്. പ്രവൃത്തി വേണ്ടെന്നാണ് പറയുന്നത്. ഈ പ്രവൃത്തികളെല്ലാം സാർത്ഥകമാണ് തുടങ്ങുമ്പോഴേ പറഞ്ഞു. അതാണ് ആചാര്യസ്വാമികൾ ഒരിക്കലും സാധനയെ നിഷേധിക്കുന്നില്ല, ശ്രവണമനന നിധ്യാസങ്ങളെ നിഷേധിക്കുന്നില്ല. പിന്നെ എന്താണ് ചെയ്യുന്നത്? ആ സാധനയുടെ തത്വത്തെക്കുറിച്ച് പറയും. അനാത്മ ആത്മനി അനാത്മബുദ്ധി, അത് നിവർത്തിക്കുന്നതിന് വേണ്ടി ഇതെല്ലാം പ്രയോജനപ്പെടും. വീണ്ടും നമ്മളെ പഴയ സ്ഥാനത്ത് തന്നെ കൊണ്ടെത്തിക്കുകയാണ്. വഞ്ചിച്ചിരുന്ന അക്കരെ തന്നെ വീണ്ടും പറയുന്ന എന്താണ്? നിങ്ങൾ ആദ്യം മുതൽ തുടങ്ങാനാണ്. കാരണം ഇതുവരെ പറഞ്ഞിട്ട് ഒരു ഗുണവും ഉണ്ടായില്ല, ഈ പറഞ്ഞ തരത്തിലുള്ള ഒരു ബോധവും ഉണ്ടായി. മറം മാറിയില്ലെങ്കിൽ എന്താണ്? ഈ മറം മാറുന്നതിന് വേണ്ടി പ്രവർത്തിക്കുക. വീണ്ടും രാവിലെ എഴുന്നേറ്റ് ഇന്നലത്തെ പോലെ തന്നെ കുളിച്ച് കുറിയിടുക, ശീർഷാസനം ചെയ്യുക, എല്ലാം പഴയപടി തന്നെ. അപ്പൊ എല്ലാവർക്കും സമാധാനമായിരുന്നു, ആർക്കും ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിരുന്നില്ല, ആർക്കും ബുദ്ധിഭേദമൊന്നും ഉണ്ടായിരുന്നില്ല, ആരെയും ഞാൻ വഴിതെറ്റിച്ചില്ലല്ലോ. അതാണ് അവസാനം പറഞ്ഞു തീർത്തി. എന്താണ്? ഹിന്ദു അനാത്മനി ആത്മബുദ്ധി നിവൃത്തവും, അനാത്മാവിലുള്ള ആത്മബുദ്ധി നിവൃത്തിക്ക് വേണ്ടി പ്രവൃത്തികളെല്ലാം തുടരുക. പഴയതുപോലെ തന്നെ ഒരു വ്യത്യാസം തുടങ്ങിയിടത്ത് തന്നെ വന്നു. പക്ഷേ ഇവിടെ ഒരു കാര്യം പറയുന്നത് എന്താണ്? ഈ ബോധം നമുക്ക് വേണം. എന്താണ്? തസ്മാത് ജ്ഞാനനിഷ്ഠ സുസമ്പാദ്യ. ജ്ഞാനനിഷ്ഠയെന്ന് പറയുന്നത് സുസമ്പാദ്യയാണ്, അനായാസമായി സിദ്ധിക്കുന്ന ഒന്നാണ് വിവേകികളെ സംബന്ധിച്ച്. അതാണ് ഭാഷ്യകാരൻ അവസാനമായി പറയാനുള്ളത്. അനായാസമായി സിദ്ധിക്കുന്ന ഒന്നാണ്. ചോദ്യം ഒന്ന് വായിക്കാം. ഈ ചോദ്യത്തിന് മറുപടി വന്നു കഴിഞ്ഞു. അവിദ്യയുടെ മറ ഉള്ളതുകൊണ്ടാണ് ജീവൻ ഈശ്വരൻ എന്ന ഭേദം നിലനിൽക്കുന്നതെന്ന് പറഞ്ഞിരുന്നല്ലോ. അവിദ്യാമറ നീങ്ങിയാലും ജീവൻ ഈശ്വരന്റെ വിഭേദങ്ങൾ ഉണ്ടാകുന്നില്ലെന്നും പലപ്പോഴും സ്വാമിജി പറഞ്ഞിരുന്നു. ഇത് രണ്ടും വൈരുദ്ധ്യാത്മകമല്ലേ പറഞ്ഞില്ലേ? വൈരുദ്ധ്യമാണ് ചോദ്യം. അത് ഞാൻ നേരത്തെ പറഞ്ഞു, ചോദ്യം വൈരുദ്ധ്യമാണ്. അവിദ്യ നീങ്ങിയ ജീവനും ഈശ്വരന്റെ വിഭൂതികൾ ഇല്ല എന്ന് പറയുമ്പോൾ ആ ഭേദം നിലനിൽക്കുന്നുവെന്നല്ലേ മനസ്സിലാക്കേണ്ടത്? മനസ്സിലായില്ല, വേറെ എവിടെയൊക്കെ ആയി. അത് വിശിഷ്ടാദ്വൈതമല്ലേ? അദ്വൈത സിദ്ധാന്തപ്രകാരം സാക്ഷാത്കാരത്തിൽ ജീവന് ഈശ്വരനുമായുള്ള ഭേദം പരിപൂർണമായി അസ്തമിക്കുന്നുവെന്ന് ആണ് മുമ്പ് ധരിച്ചിരുന്നത് എന്ന് പറഞ്ഞാൽ ഇപ്പൊ ശരിയായിട്ടെന്തോ ധരിച്ചെന്നാണ്. അതില്ല എന്നാണ് ഇത് വായിച്ചതെന്ന് മനസ്സിലായത്. ഇതുവരെയും ഞാനിതൊക്കെ പറഞ്ഞ് പഠിപ്പിക്കുന്നതുവരെയും ജ്ഞാനിയായിരുന്നു, ഞാൻ പഠിപ്പിച്ചപ്പോൾ അജ്ഞാനിയായിരുന്നാണ്. അപ്പോ കർത്താവെ, ഈ പാപത്തിൽ എനിക്ക് പങ്കില്ല എന്ന് പണ്ടൊരാൾ പറഞ്ഞല്ലോ, അതേ എനിക്കും പറയാം. കൈ കഴുകാനേ നിവർത്തിയുള്ളൂ. അദ്വൈത സിദ്ധാന്തപ്രകാരം സാക്ഷാത്കാരത്തിൽ ജീവനും ഈശ്വരനുമായുള്ള ഭേദം പരിപൂർണമായി അസ്തമിക്കുന്നുവെന്നാണ് മുമ്പ് മനസ്സിൽ ധരിച്ചിരുന്നത് എന്ന് വെച്ചാൽ നമുക്കിട്ടൊരു താങ്ങാണ്, തെറ്റായി ധരിപ്പിച്ചതെന്നാണ്. അപ്പോ ഞങ്ങൾ മനസ്സിലാക്കിയതിലുള്ള പോരായ്മയാണെങ്കിൽ കൂടുതൽ വ്യക്തമാക്കി തരുവാൻ അപേക്ഷിക്കുന്നു. അത് ശരി, മനസ്സിലാക്കിയതിൽ പോരായ്മയാണെങ്കിൽ, ഇപ്പൊ സ്വന്തം പോരായ്മയെക്കുറിച്ച് ഉറപ്പില്ല, സംശയമേ ഉള്ളൂ. ഇത്രയായിട്ടും സ്വന്തം പോരായ്മയെക്കുറിച്ച് ഒരു സംശയം. എന്താ സംശയം? ഒന്ന് പോരായ്മയുണ്ടെങ്കിൽ അത് വ്യക്തമാണെന്നാണ് ഇതുവരെ ശങ്കരാചാര്യർ പറഞ്ഞത്. അനവസ്ഥാദോഷം തുടങ്ങി തത്വചിന്തനത്തിൽ വരാവുന്ന വിവിധങ്ങളായ ദോഷങ്ങളെക്കുറിച്ച് ഒരിക്കൽ കൂടി പറഞ്ഞു തരാൻ അപേക്ഷ. നീ എത്ര കാലം പറയേണ്ടി വരും? കൽപ്പാന്തം വരെ ഇത് പറയേണ്ടി വരുമോ? അതുവരെയൊക്കെ നമ്മളൊക്കെ കാണും ഇവിടെ. ശങ്കരദർശനത്തെ, പ്രത്യേകിച്ച് പ്രപഞ്ചം അവിദ്യ കല്പിതമാണെന്ന വാദത്തെ രാമാനുജൻ, മാധ്വൻ, ചൈതന്യം തുടങ്ങിയവർ എപ്രകാരമാണ് ഖണ്ഡിക്കുന്നത്? ഇത് വലിയൊരു പ്രയാസമുള്ള ഒരു കാര്യമാണ്. ശങ്കരദർശനത്തെ ഖണ്ഡിക്കുന്നത് എങ്ങനെയാണെന്ന് മനസ്സിലാക്കണമെന്ന് വെച്ചാൽ ചോദ്യം ചോദിച്ച ആള് ശങ്കരദർശനം മനസ്സിലാക്കി കഴിഞ്ഞു, ഇനി ഖണ്ഡിച്ചാൽ മതി. ശങ്കരദർശനത്തെ ഖണ്ഡിക്കുന്നത് മനസ്സിലാക്കണമെങ്കിൽ ആദ്യം ശങ്കരദർശനം മനസ്സിലാക്കണ്ടേ? ഗീത 18-ാം അധ്യായം തീർന്നത് പോലുമില്ല. ആദ്യം ഒരു കാര്യം ചെയ്യുക, ശങ്കരദർശനം മനസ്സിലാക്കുക, പിന്നെ നമുക്ക് ഒരുമിച്ച് ഖണ്ഡിക്കാം. അവരുടെ വാദമുഖങ്ങൾക്ക് അദ്വൈതി എങ്ങനെയാണ് മറുപടി പറയുന്നത്? സംക്ഷിപ്തമായി പറഞ്ഞു തരുവാണ് മനുഷ്യ. ചോദ്യങ്ങളെല്ലാം കഴമ്പുള്ള ചോദ്യങ്ങളാണ്. തീർച്ചയായും ഈ കാര്യങ്ങളെല്ലാം നമുക്ക് വിശദീകരിക്കാം. കുറെ കാര്യങ്ങളൊക്കെ വിശദീകരിച്ചിട്ടുണ്ട്, പോരാതെ വരുന്ന വീണ്ടും വിശദീകരിക്കാം. സിദ്ധിം പ്രാപ്തോ യഥാ ബ്രഹ്മ തഥാപ്നോതി നിബോധമേ. സമാസേനൈവ കൗന്ദേയ നിഷ്ഠാജ്ഞാനസ്യ യാപര. Yeah.